അധ്യായം 14 ശ്ലോകം 23. ഉദാസീനവദാസീനോ ഗുണേർയോ ന വിചാല്യതേ ഗുണാം വർത്തന്തൈത്യേവ യോവതിഷ്ഠതി നേങ്കതേ. എന്താണ് ഗുണാതീതന്റെ ആചാരം? അതാണ് പറയുന്നത്. ആ ഗുണാതീതൻ ഒരു ഉദാസീനനെ പോലെ പക്ഷരഹിതനായി സ്ഥിതി ചെയ്യുന്നു. അയാളുടെ വിവേക ദർശനത്തിൽ അയാൾ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് അതിൽ വിചലനങ്ങളൊന്നും സംഭവിക്കുന്നില്ല. വിചാല്യത്തെ ഗുണങ്ങൾ അയാളുടെ മനസ്സിനെ ഇളക്കുന്നില്ല. തദ്ദേത സ്ഫുടീകരോതി, അക്കാര്യം ഇവിടെ വ്യക്തമാക്കിയിടും ഭാഷ്യത്തിൽ. ഗുണാഹ കാര്യകരണ വിഷയാകാര പരിണതാഹ അന്യോന്യസ്മിൻ വർത്തതേ ഇതി യോ അവതിഷ്ഠതി. ആ ഗുണാതീതന്റെ നിശ്ചിതമായ ബുദ്ധി എങ്ങനെയാണ്? അതാണ് ഇവിടെ പറയുന്നത്. ഗുണങ്ങൾ തന്നെയാണ് കാര്യകരണ വിഷയാകാര പരിണത. ഗുണങ്ങൾ തന്നെയാണ് കാര്യരൂപത്തിൽ, അതായത് ശരീരമായി, കർണങ്ങളായി, ഇന്ദ്രിയങ്ങളായി, വിഷയങ്ങളായി, ശബ്ദസ്പർശരൂപ രസഗന്ധങ്ങളായി പരിണമിച്ചിരിക്കുന്നത് ഗുണങ്ങൾ തന്നെയാണ്. അത് അന്യോന്യസ്മിൻ വർത്തതേ പ്രവർത്തിക്കുന്നു, പ്രതിപ്രവർത്തനം നടക്കുന്നു. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ ഗ്രഹിക്കുന്നു, അതിനനുസരിച്ച് മനസ്സിന് പരിണാമങ്ങളുണ്ടാകുന്നു, സ്വദുഃഖാദി അനുഭവങ്ങളുണ്ടാകുന്നു, കാമക്രോധാദി വികാരങ്ങളുണ്ടാകുന്നു. ഇതെല്ലാം ഗുണങ്ങളുടെ പ്രവർത്തനമാണ് എന്ന് ധരിക്കുന്നു ഗുണാതീതൻ. യോപതിഷ്ഠതി, എന്നിട്ട് താൻ ആ ബോധ സ്ഥിരനായി തന്നെ സ്ഥിതി ചെയ്യും. വിവേകദർശന അവസ്ഥിതനായിരിക്കുന്നു. മുമ്പ് പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞ വിവേകദർശന അവസ്ഥ അവസ്ഥ സ്ഥിതി ചെയ്യുന്നു. അപ്പൊ ഇതിനൊന്നും തനിക്ക് യാതൊരു പങ്കുമില്ല, താൻ ഇതിലൊന്നും ഇടപെടുന്നില്ല എന്നുള്ള വ്യക്തമായ ബോധം ഗുണാതീതനുണ്ട്. അതാണ് ഗുണങ്ങൾ വർത്തിക്കുന്നു. നേരത്തെ പറഞ്ഞു ഗുണേഷു വർത്തന്തേ, ഗുണങ്ങൾ ഗുണങ്ങളിൽ വർത്തിക്കുന്നു, ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ വർത്തിക്കുന്നു. അവിടെയും ദൃഢമായിട്ടല്ല എങ്കിലും ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും തമ്മിലുള്ള പ്രവർത്തനങ്ങൾ അവിടെയും നടക്കുന്നു. പക്ഷെ അത് അജ്ഞന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും വിലക്ഷണമാണ്. അത് ഭാഷ്യകാരൻ പറഞ്ഞത് ആത്മസംവേദ്യമാണ്, ആ ഗുണാതീതന് മാത്രം മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഗുണാതീതന്റെ മാത്രം അനുഭവമാണ്. അത് മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. ആ ഒരവസ്ഥയിൽ ഗുണാതീതൻ സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് ഗുണാതീതനെ ഈ പ്രപഞ്ച വ്യവഹാരങ്ങളൊന്നും തന്നെ ബന്ധിക്കുന്നില്ല, ബാധിക്കുന്നില്ല. നിയോപതിഷ്ഠതി നീങ്കതേ എന്ന ചലതി സ്വരൂപാവസ്ഥാതയേവ ഭവതി. സ്വരൂപാവസ്ഥയേവ ഭവതി, അയാൾ സ്വരൂപസ്ഥിതനായിരിക്കുന്നു എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ പറ്റൂ. അയാൾ ചലിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അയാളുടെ മനസ്സിൽ വികാരങ്ങളില്ലെന്നോ അയാളുടെ ഇന്ദ്രിയങ്ങൾ ബാഹ്യമായി പ്രവർത്തിക്കുന്നില്ല എന്നോ ഒന്നും പറയുന്നില്ല. പക്ഷെ ആന്തരികമായി അയാളുടെ ആത്മഭാവത്തിൽ അയാൾ സ്ഥിതനായതുകൊണ്ട് ഇതിന്റെ ഒന്നും ഗുണദോഷങ്ങൾ അയാൾ ബാധിക്കുന്നില്ല, ദുഃഖവും സന്തോഷവും അയാൾ ബാധിക്കുന്നില്ല. അയാൾ നൈംഗതയെ ചലിക്കുന്നില്ല എന്നർത്ഥം. ആ ചലനമില്ലായ്മ എന്ന് പറയുന്നത് ആന്തരികമായ ഏതൊരവസ്ഥയിലാണ്, ബാഹ്യമായ ചലനത്തെയല്ല നിഷേധിക്കുന്നു. ബാഹ്യമായ ചലനത്തെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നില്ലെന്നോ അയാൾ ഈ പ്രപഞ്ചത്തിനോട് വ്യവഹരിക്കുന്നില്ലെന്നോ പ്രവർത്തനവും പ്രതിപ്രവർത്തനവും അയാൾ നടക്കുന്നില്ലെന്നോ ഒന്നും അർത്ഥമില്ല. അതെല്ലാം അംഗീകരിക്കുന്നുണ്ട്. അതേസമയം സാധാരണ അജ്ഞന്മാര് ഈ എല്ലാ വ്യവഹാരങ്ങളോടും താതാത്മ്യപ്പെട്ട് അതിൽ നിന്ന് തന്നെ വേർതിരിച്ച് മനസ്സിലാക്കാതെ അതിനോടൊപ്പം പോകുന്നത്. അതുപോലെയല്ല ഗുണാതീതന്റെ അവസ്ഥ. ഗുണാതീതന്റെ ഏതൊരു ഭാവത്തിൽ എന്നേ പറയാൻ പറ്റും, അവിടെ ഗുണാതീതൻ നിശ്ചലനായിരിക്കുന്നു. അസമയം ബാഹ്യമായ ഭാവങ്ങളിൽ ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അപ്പോൾ പ്രപഞ്ചത്തെ തന്നിൽ നിന്ന് മാറ്റി നിർത്തി പ്രപഞ്ചത്തിന്റെ വ്യവഹാരങ്ങളിൽ ഇടപെടാൻ ഗുണാതീതന് കഴിയുന്നു എന്ന് ചുരുക്കം. അത് ഗുണാതീതനെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് എന്ന ചലതി എന്ന് പറഞ്ഞു സ്വരൂപാവസ്ഥയേവ ഭൗതി അസ്വരൂപസ്ഥിതനായി തന്നെ ഇരിക്കുന്നു എന്നർത്ഥം. ഇവിടെ അവതിഷ്ഠതി സ്വരൂപസ്ഥിതനായി സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നിടത്ത് ഈ ഭാഷാ നിയമത്തെ വ്യാസഭഗവാൻ കർശനമായി പാലിച്ചിട്ടില്ല. വാസ്തവത്തിലവിടെ അവതിഷ്ഠത എന്ന് പറയണം, അതാണ് നിയമം. പക്ഷെ അവതിഷ്ഠതി എന്ന് പ്രയോഗിച്ചിരിക്കുന്നു. അതിന് സമാനം പറയുന്നു ഭാഷകാരൻ, ഛന്ദോഭംഗഭയാ പരസ്മീ പദപ്രയോഗ. ഇവിടെ അവതിഷ്ഠതയെന്ന് പറയണം. സ അവ വിപ്ര സ്ഥ എന്ന സൂത്രമനുസരിച്ച്, പാണിനിയുടെ നിയമം അനുസരിച്ച് അവതിഷ്ഠതയെന്ന് പറയുന്നു. പക്ഷെ ഇവിടെ അവതിഷ്ഠതയിൽ നിന്ന് എന്തുകൊണ്ട് പറഞ്ഞു അവതിഷ്ഠതയെന്ന് പറഞ്ഞാൽ അവിടെ ഛന്ദസ്സിന് ഭംഗം വരും, വൃത്തഭംഗം വരും. അത് വരാതിരിക്കാൻ വേണ്ടി അവതിഷ്ഠതി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ആശപ്രയോഗം എന്ന് കണക്കിലെടുക്കാം. യോന തിഷ്ഠതി ഇരിവാ പാഠാന്തരം, അങ്ങനെ ഒരു പാഠഭേദവും കാണുന്നുണ്ട്. യോന തിഷ്ഠതി അനുതിഷ്ഠതി എന്നാണെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ ഒരു പാഠഭേദത്തെ കൽപ്പിക്കാമെന്നാണ്. ഇനി വ്യാസഭഗവാന് ദോഷങ്ങളൊന്നും കൽപ്പിക്കാതിരിക്കാൻ അങ്ങനെ വേണമെങ്കിലും സ്വീകരിക്കാം. യോ അനുതിഷ്ഠതി ഇതേ അർത്ഥം തന്നെ കിട്ടും, അല്ലെങ്കിൽ അവതിഷ്ഠതി എന്ന് പറയാം. അത്തരം വരുന്ന വ്യാകരണത്തിന്റെ നിയമങ്ങൾ ഇവിടെ മാത്രമല്ല മുൻപ് പല ഭാഗങ്ങളിലും ഗീതയിൽ കർശനമായി പാലിച്ചിട്ടില്ല. അവിടെ അത് പാണിനിയുടെ നിയമങ്ങൾ അങ്ങനെ പാലിക്കാതിരിക്കുന്നത് അവിടെ ആശയത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഭാഷയ്ക്ക് ഇവിടെ കർശനമായ നിയമങ്ങൾക്ക് ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യും. അതിവിടെ ചെയ്തിരിക്കുകയാണ്. പശുമാർക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ടത് ആശപ്രയോഗമായി സ്വീകരിക്കുന്നു. യഹ ഏതൊരുവനാണോ ഉദാസീനവത് ഉദാസീനനെ പോലെ ആസീന സ്ഥിതനായി ഗുണൈഹി ന വിചാല്യത, ഗുണങ്ങളാൽ വ്യതിചരിക്കാതിരിക്കുന്നത് യഹ ഗുണാഹ വർത്തന്ത ഇതിയേവ അവതിഷ്ഠതി, ഗുണങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന സ്ഥിതി ചെയ്യുന്നത് സഹ നയിങ്കതേ, അവൻ ചലിക്കുന്നില്ല. ഗുണാതീതൻ ഗുണാതീതനായ അവൻ ഒരു ചലനം സംഭവിക്കുന്നില്ല, ആന്തരികമായി ഒരു ചലനം സംഭവിക്കുന്നില്ല എന്നർത്ഥം. ഉദാസീനവദാസീനോ ഗുണൈർയോന വിചാല്യതേ ഗുണാ വർത്തന്ത ഇത്യേവ യവതിഷ്ഠതി നേങ്കതേ സമ ദുഃഖ സുഖ സ്വസ്ഥ സമനോഷ്ടാസ്മകാഞ്ചന തുല്യപ്രിയാ പ്രിയോ ധീര അന്യനിന്ദാത്മസംസ്തുതി സമ ദുഃഖസുഖ സമേ ദുഃഖ സുമേ സുഖേ യസി സ സമ ദുഃഖ സുഖ. വീണ്ടും ഗുണാതീതന്റെ ഒരവസ്ഥയെക്കുറിച്ച് പറയുന്നു. ഗുണാതീതന് സുഖവും ദുഃഖവും സമമാണ് എന്ന് പറയുമ്പോൾ, സുഖവും ദുഃഖവും അല്ലെങ്കിൽ സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും നിമിത്തങ്ങൾ അത് ഗുണാതീതനുമുണ്ട്. ചിലപ്പോൾ ബാഹ്യമായ നിമിത്തങ്ങൾ വരും, ആ നിമിത്തങ്ങളിൽ സുഖിക്കാതെയും ദുഃഖിക്കാതെയും ഇരിക്കും. സാധാരണ സുഖത്തിന്റെ നിമിത്തങ്ങൾ എന്തെങ്കിലും പ്രാപ്തമായാൽ സുഖിക്കും, ദുഃഖത്തിന്റെ നിമിത്തങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ തുടർന്ന് ദുഃഖിക്കും. ഗുണാതീതനാണെങ്കിലോ അങ്ങനെ നിമിത്തങ്ങളുണ്ടോ? അല്ലെങ്കിൽ തന്റെ പ്രാരബ്ധം കൊണ്ട്, പൂർവസംസ്കാരം കൊണ്ട്, വാസന കൊണ്ട് അയാളുടെ ഉള്ളിൽ സുഖവും ദുഃഖവും ഉണ്ടാകുന്നു. ഇപ്പം ഗുണാതീതനായ സുഖവും ദുഃഖവും ഇല്ലാത്തവനെന്നുള്ളതാണ്. സുഖവും ദുഃഖവും ഉണ്ടാകുമ്പോൾ, ഒരാളുടെ ഉള്ളിൽ സുഖവും ദുഃഖവും ഉണ്ടായിക്കഴിയുമ്പോൾ അതിലൂടെ പ്രകടമായി മറ്റുള്ളവർക്കും വീക്ഷിക്കാൻ കഴിയും. ഇയാൾ സുഖിക്കുന്നു, ഇയാൾ ദുഃഖിക്കുന്നു. ഈ തരത്തിൽ മറ്റുള്ളവർക്ക് പ്രകടമാകത്തക്ക രീതിയിൽ തന്നെ സുഖദുഃഖങ്ങളുണ്ടാകാം, ഉണ്ടാകും, ഗുണാതീതനും ഉണ്ടാകും. പക്ഷേ ആ സുഖദുഃഖങ്ങൾക്ക് അപ്പുറമുള്ള അന്ധകരണത്തിൻ്റെ ഉപരിതലത്തിലുള്ള പരിണാമങ്ങളാണ് സുഖദുഃഖങ്ങളും ഈ വികാരങ്ങളുമെല്ലാം. അപ്പോൾ ആ ഉപരിതലത്തിലുള്ള പരിണാമങ്ങളെ ആശ്രയിക്കാതെ സ്വസ്ഥനായിരിക്കുന്നു. അതാണ് ശിവപ്രജ്ഞന്റെ സമത്വം എന്ന് പറയുന്നത്. സ്വസ്ഥൻ എന്ന് വെച്ചാൽ സ്വസ്മിൻ സ്ഥിതനായി തന്നെ തന്നെ സ്ഥിതി ചെയ്യുന്നു. അജ്ഞൻ എന്ത് ചെയ്യുന്നു? അന്ധകരണത്തിന്റെ ഉപരിതലങ്ങൾ സ്ഥിതി ചെയ്യുന്നു. അതിന്റെ ഏറ്റവും സ്ഥൂലമായ പരിണാമങ്ങളോട് താതാത്മ്യപ്പെട്ടുകൊണ്ട് സ്ഥിതി ചെയ്യുന്നു. ആ ഏറ്റവും സ്ഥൂലമായ ബാഹ്യമായ സുഖദുഃഖ പരിണാമങ്ങളോട് താതാത്മ്യപ്പെടുമ്പോഴാണ് ഒരാൾക്ക് ഞാൻ സുഖിയാണ്, ഞാൻ ദുഃഖിയാണെന്നുള്ള അനുഭവം ഉണ്ടാകുന്നത്. ആ സമയത്ത് ഞാൻ സുഖിയാണ്, ദുഃഖിയാണെന്നുള്ള ആ അനുഭവം ഉണ്ടാകുമ്പോൾ അയാൾക്ക് ആത്മസ്മൃതി ഉണ്ടാകത്തില്ല, അയാൾക്ക് ആത്മവിസ്മരണമാണ് സംഭവിക്കുന്നത്. ഇവിടെ ഗുണാതീതൻ അങ്ങനെയല്ല, തന്നെ സ്ഥിതി ചെയ്തു. അപ്പോൾ ഈ സുഖദുഃഖങ്ങളുടെ തലത്തിനപ്പുറം അതിൽ നിന്ന് ആന്തരികമായി സൂക്ഷ്മമായി ഇവിടെ പ്രത്യേക എന്ന് പറയും. പ്രത്യക്ഭാവത്തിൽ ഗുണാതീതന് നിൽക്കാനൊരു തലമുണ്ട്. അത് സാമാന്യ അവർക്കത് അജ്ഞമാണ്, അങ്ങനെയൊരു സ്ഥലം അജ്ഞാതമാണ്. അതിനാണ് ഇവിടെ സ്വസ്ഥത എന്ന് പറയുന്നത്. സ്വസ്മൻ സ്ഥിതനായിരിക്കുക എന്ന് പറയുന്നത് തന്നിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. ആ സ്ഥിതിയാണ് ഇവിടെ പറയുന്നത് സമത്വം എന്ന് പറയുന്നത്. സുഖദുഃഖങ്ങളിൽ സമത്വമായിരിക്കുന്നു. അപ്പോ ആ ഗുണാതീതൻ സദാ അവലംബിക്കുന്ന തന്റെ ആത്മഭാവം എന്ന് പറയാം. ആത്മഭാവത്തിൽ അവിടെ സമത്വമാണ്, സ്വസ്ഥമാണ്. എന്നാൽ ബാഹ്യമായി സുഖദുഃഖാദികളെല്ലാം ഗുണാതീതനും പ്രകടമാകും, അനുഭവ വിഷയമാകും, അതെല്ലാം ആകും. അതാണ് ഗുണാതീതന്റെ പ്രത്യേകത. അല്ല, ഗുണാതീതന് സുഖദുഃഖങ്ങളൊന്നും ഇല്ലാത്ത, മറ്റുള്ളവർക്ക് ഒരിക്കലും അനുഭവപ്പെടാത്ത കല്ലോ ഇരുമ്പോ പോലെ ഒരു വസ്തുവാണ് എന്ന് കൽപ്പിക്കുന്നതിൽ അർത്ഥമില്ല. അതെല്ലാം ഉണ്ട്. എല്ലാ വികാരങ്ങളും അവിടെ മൃദുവായി അഗുണാതീതനിലും ഉപരിതലത്തിലിതെല്ലാം സ്ഥിതി ചെയ്യുന്നുണ്ട്. പക്ഷേ ഗുണാതീതൻ സദാ അന്തർമുഖനായിരിക്കുന്നുണ്ട്, സദാ ആത്മാനുസന്ധാന സ്ഥിതനായിരിക്കുന്നതുകൊണ്ട് ഈ ബാഹ്യമായ ഈ വിഷയങ്ങളെ സംബന്ധിച്ചാണ് അയാൾ ഉദാസീനനായിരിക്കുന്നത്. അവിടെ ഉദാസീനനായിരിക്കും. അതുകൊണ്ട് പറയുന്നു സ്വസ്ഥനായിരിക്കുന്നു. സുഖദുഃഖത്തിൽ സമത്വത്തെ കൈവരിക്കാൻ എങ്ങനെ കഴിയുന്നു? അതിന് ഹേതുവാണ് പറയുന്നത്. സ്വസ്ഥനായിരിക്കുന്നു, തന്നിസ്ഥിതനായിരിക്കുന്നു. സ്വസ്മിൻ സ്ഥിത സ്വാത്മീക പ്രിയത്വേന തദ്വ്യതിരിക്ത പുത്രാദി ജന്മ മരണാദി സുഖദുഃഖയോ സമചിത്ത ഇത്യർത്ഥം. അത് രാമാനുജാചാര്യർ പറയുന്നതാണ്. സ്വസ്ഥനെന്ന് പറഞ്ഞാൽ എന്താണ്? സ്വസ്മിൻ സ്ഥിതി, തന്നിസ്ഥിതി ചെയ്യുന്നു. അപ്പോ ഗുണാതീതന് പ്രിയമായിരിക്കുന്ന എന്ത്, ഇഷ്ടമായിരിക്കുന്ന എന്താണോ സ്വാത്മീക പ്രിയത്വം, അവൻ തന്റെ ആത്മാവിനെ തന്നെ പ്രിയമായി കാണുന്നു. അതിനും പ്രിയമായിട്ടൊന്നുമില്ല. അതുകൊണ്ട് അതിൽ നിന്ന് അന്യമായിരിക്കുന്ന പുത്രൻ തുടങ്ങിയവരുടെ ജന്മം മരണം തുടങ്ങിയ കാര്യങ്ങളിൽ സമചിത്തനായിരിക്കുന്നു. അതെല്ലാം പ്രകൃതിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്, ബാഹ്യപ്രകൃതിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്ന് ആന്തരപ്രകൃതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് സ്ഥിതപ്രജ്ഞൻ വീക്ഷിക്കുന്നു ആ കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ സമലോഷ്ടാസ്മകാഞ്ചന ലോഷ്ടം മൺകട്ട ആശ്മ കാഞ്ചനം കല്ലിന്റെ കഷണം ഇരുമ്പ് കഷണം സ്വർണം മൺകട്ട സമാനീയസ്യ സമലോഷ്ടാശ്മ കാഞ്ചനം ഇതിലെല്ലാം ഒരേ മനോഭാവത്തിലിരിക്കുന്നു എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? മൺകട്ടയും സ്വർണത്തെയും കണ്ടാൽ തിരിച്ചറിയാൻ കഴിയില്ലെന്നല്ല. മൺകട്ടയെ കണ്ടാൽ ഇത് മൺകട്ടയാണ്, സ്വർണത്തെ കണ്ടു കഴിഞ്ഞാൽ സ്വർണമാണ് എന്ന് തിരിച്ചറിയുന്നതിനുള്ള ശേഷി നഷ്ടപ്പെട്ടു എന്നല്ല. മനസ്സ് മൺകട്ട കാണുമ്പോൾ അയാളുടെ മനസ്സിലുണ്ടാകുന്ന നിരാശാഭാവവും സ്വർണം കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷവും, സ്വർണത്തെ പ്രതീക്ഷിക്കുമ്പോൾ മൺകട്ടയാണ് കാണുന്നതെങ്കിൽ നിരാശ വരും, മൺകട്ട പ്രതീക്ഷിച്ചെടുത്ത് സ്വർണമാണ് കാണുന്നതെങ്കിൽ സന്തോഷം വരും. ഈ രണ്ട് പ്രതികരണങ്ങളും ഈ അനുകൂല പ്രതികൂല പ്രതികരണങ്ങളിൽ നിന്നുണ്ടാകുന്ന സുഖദുഃഖങ്ങൾ, അത് രണ്ടും വ്യവഹാരവേളയിൽ പ്രപഞ്ചത്തോട് പ്രതികരിക്കുമ്പോൾ സ്ഥിതപ്രജ്ഞന് ഗുണാതീതനൽ ആന്തരികമായി സംഭവിക്കുന്നില്ല എന്നർത്ഥം. അപ്പോ സമമായിരിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഒരിക്കലും ഈ പ്രകൃതിയിലെ ഗുണങ്ങളെ അതേ രൂപത്തിൽ ഗ്രഹിക്കുന്നില്ല എന്നുള്ള അർത്ഥമല്ല. നന്മയും തിന്മയും ധർമ്മത്തെയും അധർമ്മത്തെയും അതിനൊക്കെ പ്രതീകമായിട്ടാണ് ഈ ലോഷ്ടവും കാഞ്ചനവും പറയുന്നത്. അപ്പോൾ ഈ ലോകത്തിൻ്റെ നന്മതിന്മകൾ, ഗുണദോഷങ്ങൾ, ധർമാധർമ്മങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ഗുണാതീതൻ അതേ തരത്തിൽ ഗ്രഹിക്കുന്നില്ല എന്നുള്ള അർത്ഥം. പ്രപഞ്ച അനുഭവത്തെ സംബന്ധിച്ച്, നാമരൂപ അനുഭവത്തെ സംബന്ധിച്ച് ഗുണാതീതനും അജ്ഞനും തമ്മിലൊരു വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചുവപ്പ് അജ്ഞൻ ചുവപ്പായി കാണുന്നു, ഗുണാതീതനും അതിനകത്ത് തന്നെ കാണും. പച്ച പച്ചയായിട്ട് തന്നെ കാണും, മഞ്ഞ മഞ്ഞായിട്ട് തന്നെ കാണും. അപ്പം നാമരൂപ അനുഭവത്തിൽ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ കാണുന്നത് കൊണ്ടാണ് ഗുണാതീതന് പ്രപഞ്ചത്തിൽ അജ്ഞനെപ്പോലെ വ്യവഹരിക്കാൻ കഴിയുന്നത്. ഇന്നെങ്കിൽ ഗുണാതീതന്റെ വ്യവഹാരം അസ്തവ്യസ്തമായി, എന്നിട്ട് പ്രപഞ്ച വ്യവഹാരം അസാധ്യമായി വരും. ഇപ്പോൾ പ്രപഞ്ച വ്യവഹാരത്തിൽ നമ്മൾ കാണുന്നുണ്ട് എന്താണ്, ഗുണാതീതനും അജ്ഞനെപ്പോലെ തന്നെ വ്യവഹരിക്കുന്നുണ്ട്. ഗുണദോഷങ്ങളെ ഗുണങ്ങളെ ഗുണമായി കാണുന്നു, ദോഷത്തെ ദോഷമായി കാണുന്നു, ധർമ്മത്തെ ധർമ്മമായി കാണുന്നു, അധർമ്മത്തെ ധർമ്മമായി കാണുന്നു. ആ ഗുണാതീതനും ഹേയ പരിഗ്രഹബുദ്ധി കാണുന്നുണ്ട്, നല്ലതിനെ സ്വീകരിക്കുന്നു, ചീത്തയെ ഒഴിവാക്കുന്നു. ഈ ബോധമെല്ലാം കാണുന്നുകൊണ്ട് എന്താണ്, ദോഷ്ടകാഞ്ചനങ്ങളെയെല്ലാം ദോഷ്ടകാഞ്ചനങ്ങളായി തന്നെ കാണുന്നു. അപ്പൊ ബ്രാഹ്മണനെ ബ്രാഹ്മണനായി തന്നെ കാണുന്നു, ചണ്ടാളനെ ചണ്ടാളനായി തന്നെ കാണുന്നു ബാഹ്യമായി. ചണ്ടാളനെ കണ്ടിട്ട് ബ്രാഹ്മണനാണെന്ന് തോന്നത്തില്ല, ബ്രാഹ്മണനെ കണ്ടിട്ട് ചണ്ടാളനെന്ന് തോന്നത്തില്ല, ഒരു ഗുണാതീതനും തോന്നത്തില്ല. അത് ഗുണാതീതനും മാറത്തില്ല, സാധാരണ മനുഷ്യനും അങ്ങനെ തന്നെയാണ്. എന്തുകൊണ്ട്? അത് പ്രപഞ്ചത്തെ അതെല്ലാം ഗുണകാര്യങ്ങളാണ്. ഇത് പറഞ്ഞല്ലോ, സത്വ രജസ്തമ ഗുണങ്ങളുടെ കാര്യമാണ്. സത്വമാണ് ബ്രാഹ്മണൻ, തമസാണ് ചണ്ഡാളൻ. അപ്പൊ സത്വത്തെ ഗുണാതീതന് സത്വമായി തന്നെ കാണും, തമസിനെ തമസായി തന്നെ കാണും, അതിന് വ്യത്യാസം വരത്തില്ല. ഗുണാതീതനായി കഴിഞ്ഞാൽ രണ്ടും ഒന്നായി കാണുമെന്ന് പറയുന്നത് അബദ്ധമാണ്. അതിനെങ്ങനെ കാണാൻ പറ്റും? എങ്ങനെ സത്വത്തെ എങ്ങനെ തമസായി കാണാൻ പറ്റും, തമസിനെ എങ്ങനെ സത്വമായി കാണാൻ പറ്റും? അങ്ങനെ ഒരു ഗുണാതീതനും കണ്ടിട്ടില്ല, അതങ്ങനെ തന്നെ കാണും. അപ്പോൾ ബാഹ്യമായ വ്യവഹാരത്തിൽ ഭേദം നശിക്കുന്നില്ല ഗുണാതീതൻ എന്നാണ് പറയുന്നതിന്റെ ചുരുക്കം. അഭേദദൃഷ്ടി എന്ന് വെച്ചാൽ ഇതിന്റെല്ലാം ആന്തരികമായിരിക്കുന്ന ഉണ്മ അല്ലെങ്കിൽ സത്ത്, അല്ലെങ്കിൽ ഇതിനെല്ലാം ആധാരമായി ഇതെല്ലാം ഏക സത്ത് സ്ഥിതി ചെയ്യുന്ന വേണം എന്ന് കാണാം. അത്തരം ഒരു സമത്വ ബുദ്ധി വരും. അല്ലാതെ വിഷയങ്ങളിൽ ഉള്ള സമത്വ ബുദ്ധി അത് വരത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കും വ്യവഹരിക്കാനൊക്കെ പറ്റില്ല. എന്ന് വെച്ചാൽ അവിടെ പിന്നെ വാക്കും ശബ്ദവും കർമ്മങ്ങളും ഒക്കെ അസാധ്യമായി വരും. നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ബ്രാഹ്മണി ഗവിഹസ്തനി ശ്വിനി ശിവശ്വപാകേജ പണ്ഡിത സമദർശി. അവിടെ തന്നെ പറയുന്ന എന്താണോ, ബ്രാഹ്മണൻ, ഗോവ്, ശ്വാവ്, ചണ്ടാളൻ, ആദ്യം ഇതിനെല്ലാം വേറെ വേറെ കാണും, പിന്നെ ഇതിലെന്ത് ചെയ്യുന്നു, സമത്വത്തെ കാണും. പിന്നെ വേറെ വേറെ കണ്ടു കഴിഞ്ഞാലേ പിന്നെ ഇതിൽ സമത്വത്തെ കാണേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ ചണ്ഡാളനും ബ്രാഹ്മണനും സമത്വം കാണുന്നു എന്ന് പറഞ്ഞാൽ എന്താ, ആ പറയുന്നതെന്ന് തന്നെ മനസ്സിലാക്കാം. ചണ്ഡാളനെന്നും ബ്രാഹ്മണനെന്നും രണ്ടെണ്ണത്തിന് അംഗീകരിക്കുന്നു. അംഗീകരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, അതിലെ സമത്വത്തെ കാണും, ആ രണ്ടിനും സമമായിരിക്കുന്ന തത്വത്തെ കാണും. രണ്ടിനെയും വേറെ കാണുന്നുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് എന്താണ്, ബ്രാഹ്മണനും ചണ്ഡാളനും എന്ന് പറഞ്ഞത്. പിന്നെ അത് പറയേണ്ട കാര്യമില്ല, അത് രണ്ടും ഉള്ളതുകൊണ്ടാണ് പിന്നെ സമത്വത്തിന്റെ ആവശ്യം തന്നെ വരുന്നത്. അപ്പോ അതിന് സമത്വം എങ്ങനെ വരുന്നുള്ളൂ, അതിന്റെ ആന്തരികമായ തത്വം എന്നുള്ള നിലയ്ക്ക് സമത്വം വരുന്നു. നാമരൂപങ്ങളിലുള്ള ഭേദത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ അതാണ് സാധാരണ പറയുന്നത്. എന്താണോ സ്വർണം കൊണ്ട് പല വസ്തുക്കളുണ്ടായിക്കാം, വളയും കമ്മലും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതെല്ലാം സ്വർണം തന്നെയെന്ന് പറഞ്ഞാൽ എന്താണോ അതിന്റെ അർത്ഥം, വളയും കമ്മലും കാണുന്നില്ലെന്നല്ല, വളയെ വളയായിട്ടും കമ്മലിനെ കമ്മലായിട്ടും തന്നെ കാണുന്നത്, വ്യവഹരിക്കുന്നു അങ്ങനെ. വളയെടുത്ത് കഴുത്തിലിടാറില്ല, കമ്മലെടുത്ത് കയ്യിലും ഇടാറില്ല. സ്ഥിതിപ്രജ്ഞൻ അങ്ങനെ ചെയ്താൽ അത് സ്ഥിതിപ്രജ്ഞതയാകത്തില്ല. അപ്പൊ അതിനെല്ലാം അതാത് ആയിട്ട് തന്നെ കാണുന്നു. പക്ഷേ അതെല്ലാം സ്വർണമാണെന്നറിയുന്നു. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. അതാണ് സമലോഷ്ടാസ്മ കാഞ്ചന എന്ന് പറയുന്നതിന്റെ തത്വം. അല്ലാതെ ഇത് രണ്ടും കൂടെ ഒന്നായി പോകുന്നു എന്നല്ല. സ്ഥിതപ്രജ്ഞം നോക്കിക്കഴിയുമ്പോൾ വളയും കമ്മലും കൂടെ ഒന്നായി പോകുന്നുള്ളതാണ്, അതൊരിക്കലും ആകത്തില്ല. ആ അത് സ്വർണം എന്നുള്ള നിലയ്ക്ക് കാണുന്നു, അതിന്റെ തത്വത്തെ കാണുന്നു. അപ്പോൾ ആ തത്വത്തെ കാണുന്നത് കൊണ്ട് എന്താണ്, ചണ്ഡാളനിൽ അറപ്പും വെറുപ്പും ഉണ്ടാക്കേണ്ട നിമിത്തങ്ങൾ എന്താണ്, ചണ്ടാളന്റെ ആചരണങ്ങൾ, ശൗചാചാരാദികളില്ലാതിരിക്കുക, ഇതെല്ലാം വെറുപ്പും അറപ്പും ഉണ്ടാക്കേണ്ടതാണ് ബ്രാഹ്മണന്റെ ശൗചാചാരാദികൾ. ഇത് സന്തോഷാദി ഉണ്ടാക്കേണ്ടതാണ്. അപ്പോ സ്വാഭാവികമായിട്ടും ഒന്ന് ഗ്രാഹ്യമാണ്, ബ്രാഹ്മണന്റെ ശൗചാചാരാദികൾ ഗ്രാഹ്യമാണ്, സ്വീകാര്യമാണ്. ചണ്ഡാളന്റെ ആചരണങ്ങൾ ത്യാജ്യമാണ്, ബ്രാഹ്മണന്റെ ആചരണങ്ങൾ ധർമ്മമാണ്, ചണ്ഡാളന്റെ ആചരണങ്ങൾ അധർമ്മമാണ്. അപ്പൊ നീതി അനീതി ഇത്തരം കാര്യങ്ങളിലെല്ലാം വിവേകിയായ ഒരു മനുഷ്യൻ എങ്ങനെ കാണുന്നോ അതുപോലെ തന്നെയാണ് ശതപ്രജ്ഞനും കാണുന്നത്. ഭക്ഷ്യാഭക്ഷ്യം, ശൗചാശൗചം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം സ്ഥിതപ്രജ്ഞൻ സാധാരണ വിവേകികളായ മനുഷ്യർ എങ്ങനെ കാണുന്നോ അതുപോലെ തന്നെയാണ് കാണുന്നത്. അതിനൊന്നും വ്യത്യാസം വരത്തില്ല. അതാണ് ലോഷ്ടാസ്മ കാഞ്ചന എന്ന് പറയുന്നിടത്തും. അപ്പൊ ആ അനുഭവത്തിൽ, ബാഹ്യമായ അനുഭവത്തിൽ ഒരു വ്യത്യാസവും വരുന്നില്ല. പിന്നെ അവരോടെല്ലാം എങ്ങനെ വ്യവഹരിക്കണം, ചണ്ഡാളനോട് എന്ത് മനോഭാവം പുലർത്തണം, ബ്രാഹ്മണനോട് എന്ത് മനോഭാവം പുലർത്തണം, അതൊക്കെ തീരുമാനിക്കുന്നത് സ്ഥിതപ്രജ്ഞതയല്ല, അത് ലോകനീതി, കാലം, ദേശം, അവസ്ഥ ഇതൊക്കെ അനുസരിച്ച് തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. അതിന് സ്ഥിതപ്രജ്ഞതയായിട്ടൊരു ബന്ധമില്ല. സ്ഥിതപ്രജ്ഞയെന്ന് പറയുന്നത് അങ്ങനെ ഒരു സോഷ്യലിസം കൊണ്ടുവരാനുള്ള പരിപാടിയൊന്നുമല്ല. അത് കേവലം വ്യക്തിനിഷ്ഠമായ ഒരു അനുഭൂതി മാത്രമാണ്, കേവലമായ ഒരു ആത്മഭാവം മാത്രം. അതിനെ അനുസരിച്ചിട്ടല്ല ബാഹ്യവ്യവഹാരങ്ങൾ സ്ഥിതപ്രജ്ഞന് സംഭവിക്കുന്നത്. സ്ഥിതപ്രജ്ഞന്റെ ബാഹ്യവ്യവഹാരം എന്ന് പറയുന്നത് ലോകനീതി അനുസരിച്ചിട്ടായിരിക്കും. ലോകത്തിനെന്താണോ നീതി ന്യായം അത് ചെയ്യുക. ലോകത്തിന് സോഷ്യലിസമാണ് ന്യായമെങ്കിൽ സ്ഥിതപ്രജ്ഞന അത് ചെയ്യും. അല്ല, വേറെ ഏതെങ്കിലും ഇസമാണ് അവിടെ ആവശ്യമെങ്കിൽ സ്ഥിതപ്രജ്ഞ അതിനനുസരിച്ച് പ്രവർത്തിക്കും. അത് കാലദേശങ്ങൾക്കനുസരിച്ച് ലോകഹിതത്തെ ആചരിക്കുക. ലോകഹിതം ചരന്ത, ആ ആചരണങ്ങൾ കാലദേശങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അതൊന്നും സ്ഥിതപ്രജ്ഞത കൊണ്ട് തീരുമാനിക്കപ്പെടുന്ന കാര്യങ്ങളല്ല. സ്ഥിതപ്രജ്ഞത എന്ന് പറയുന്നത് കേവലം ആത്മനിഷ്ഠ മാത്രം. വ്യവഹാരം ലോകമര്യാദ അനുസരിച്ച് ചെയ്യുക. ലോകത്തിന് കാലാകാലങ്ങളിൽ ഏതാണ് ധർമ്മമെന്ന് തോന്നുക അതനുസരിച്ച് ചെയ്യുക. അപ്പോൾ പൂജ്യമായതിനെ പൂജിക്കുക, പൂജ്യമല്ലാത്തതിനെ പൂജിക്കാതിരിക്കുക. അതേ സ്ഥിതപ്രജ്ഞനും ചെയ്യാൻ പറ്റും. സ്ഥിതപ്രജ്ഞൻ എന്തുകൊണ്ട്? സ്ഥിതപ്രജ്ഞനും ഭക്ഷ്യമായതിനെ ഭക്ഷിക്കുന്നുള്ളൂ. സ്ഥിതപ്രജ്ഞ ഉണ്ടെന്ന് കരുതി പാറകഷ്ണം എടുത്ത് ഭക്ഷിക്കുന്നില്ല, കാരണം അതിനും ആത്മാവാണല്ലോ. നമ്മൾ ധരിക്കുന്ന തരത്തിലുള്ള സമത്വമാണ് സ്ഥിതപ്രജ്ഞന്റെ കയ്യിലിരിക്കുന്നതെങ്കിൽ സ്ഥിതപ്രജ്ഞൻ ചോറും അതിനോടൊപ്പം കല്ലും ഭക്ഷിക്കുന്നു. അന്നെല്ലാം സമമായി കാണുന്നതാണല്ലേ, അത് ഭക്ഷിക്കുന്നില്ലല്ലോ. അപ്പൊ ഭക്ഷ്യമേത് അഭക്ഷ്യമേതെന്ന് സ്ഥിതപ്രജ്ഞൻ തിരിച്ചറിഞ്ഞിട്ട് ഭക്ഷ്യമായതിനെ ഭക്ഷിക്കുന്നുള്ളൂ, അഭക്ഷ്യമായതിനെ ഭക്ഷിക്കുന്നില്ല. അപ്പോൾ ശരീരവ്യവഹാരങ്ങൾ, ലോകവ്യവഹാരങ്ങൾ, ഇതിലെല്ലാം നീതിയെ, ധർമ്മത്തെ അവലംബിച്ച് പ്രവർത്തിക്കുക, അതാണ്. അപ്പോൾ ലോകനീതി ധർമ്മം ഇത്തരം കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുന്നു. ഇന്നത്തെ നീതി ഇന്നത്തെ ധർമ്മമല്ല നാളത്തത്. അപ്പോൾ ഇന്നത്തെ നീതി അല്ലെങ്കിൽ ഇന്നത്തെ ധർമ്മത്തെ അനുസരിച്ച് ഒരു സ്ഥിതപ്രജ്ഞൻ പ്രവർത്തിക്കുന്നു. നാളെ ഒരു കാലഘട്ടത്തിൽ ആ ധർമ്മവും നീതിയൊക്കെ മാറിക്കഴിഞ്ഞാൽ അവർ തീർച്ചയായും സ്ഥിതപ്രജ്ഞനെ വിമർശിക്കും. ആ സ്ഥിതപ്രജ്ഞന്റെ കുറ്റമല്ല, വിമർശിക്കുന്നവന്റെയും കുറ്റമല്ല, ധർമ്മനീതികൾ മാറിയതാണ്. അങ്ങനെ സംഭവിക്കാം. അതുകൊണ്ടാണ് പറയുന്നത് വ്യവഹാരത്തിൽ ആർക്കും പൂർണ്ണത കൈവരിക്കാൻ സാധ്യമല്ല എന്ന് പറയുന്നത് കൊണ്ടാണ്. കാരണം വ്യവഹാരം ഗുണപരിണാമമാണത്, എല്ലാം പരിണമിച്ച് മാറിക്കൊണ്ടേയിരിക്കുന്നു. ഈ വ്യവഹാരങ്ങളും പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു, നീതിയും ധർമ്മവും എല്ലാം പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു. പുരുഷൻ ഒഴികെ സർവവും പരിണമിക്കുന്നു. അപ്പോൾ ധർമ്മനീതികളെല്ലാം കാലാനുസൃതമായി മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ആരുടെ ഏത് കാലത്തെ ധർമ്മനീതികളും വേറൊരു കാലഘട്ടത്തിൽ വിമർശിക്കപ്പെടും. അത് പ്രത്യേകിച്ച് ആരുടെയെങ്കിലും ഗുണമോ ആരുടെയെങ്കിലും ദോഷമോ ഒന്നുമല്ല. നമ്മളതിനെക്കുറിച്ച് നിരൂപണം ചെയ്യുമ്പോൾ കേവലം വസ്തുസ്ഥിതി കഥനം അത്രയേ ഉള്ളൂ, വിമർശനമല്ല. വസ്തുസ്ഥിതി പറയുന്നു എന്നർത്ഥം. കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണെന്ന് പറയുക എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഈ സമരോഷ്ടാസ്മകാഞ്ചനത്വം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ശങ്കരാചാര്യരുടെ മനീഷാവഞ്ചകം പലരും അത് ഈ ആധ്യാത്മിക തത്വം മനസ്സിലാക്കാതെയാണ് വലിയ വലിയ പണ്ഡിതന്മാരുകൂടി വ്യാഖ്യാനിക്കുന്നത്. അതായത് ചണ്ഡാല വേഷത്തിൽ ഒരാൾ തന്റെ മുമ്പിൽ വന്നപ്പോൾ ശങ്കരാചാര്യർ അയാളോട് മാറിപ്പോകാൻ പറഞ്ഞെന്നും അത് കഴിഞ്ഞ് അയാൾ ശിവനാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അയാളെ നമസ്കരിച്ചു എന്നുമാണ് അതിൽ പറയുന്നത്. ശിവൻ അങ്ങനെ പരീക്ഷിക്കാൻ വന്നു. അപ്പൊ ശങ്കരാചാര്യർക്ക് അപ്പോൾ ബോധോദയമുണ്ടായി എന്നാണ്. എന്താണ് ശങ്കരാചാര്യർ അതുവരെ ധരിച്ചിരുന്നത്? ചണ്ടാളൻ മോശക്കാരനാണെന്നും അതിനുശേഷം മനസ്സിലാക്കി ചണ്ടാളൻ കേമനാണെന്ന് മനസ്സിലാക്കിയെന്നാണ്. അതോടുകൂടി ശങ്കരാചാര്യർക്ക് ചണ്ടാളനും ബ്രാഹ്മണനും എന്നുള്ള ഭേദം നശിച്ചു എന്നാണ്. ആ നിമിഷം മുതൽ ശങ്കരാചാര്യർ സോഷ്യലിസ്റ്റായിരുന്നു. അതുകൊണ്ട് നമ്മുടെ പാർട്ടി പറയുന്നതിന് ശങ്കരാചാര്യരും പറഞ്ഞെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അവിടെ പറയുന്ന തത്വം എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് പറയുന്നത്. തന്റെ മുമ്പിൽ വന്നയാള് അയാൾ ചണ്ടാളനായിട്ട് അനുഭവപ്പെട്ടപ്പോൾ ശങ്കരാചാര്യർ എന്ത് പറഞ്ഞു? അവിടെ പോകാൻ പറഞ്ഞു, മാറി നിൽക്കാൻ പറഞ്ഞു. എന്തുകൊണ്ട് ചണ്ടാളനോട് മാറി നിൽക്കാൻ പറയുന്നു? ചണ്ടാൾ എന്ന് വെച്ചാൽ ശൗചാചാരങ്ങളൊന്നും ഇല്ലാത്തവൻ. ശൗചാചാരങ്ങളൊന്നും ഇല്ലാതെ തന്റെ മുമ്പിൽ വന്നവനോട് മാറിയിരിക്കാൻ പറഞ്ഞു. എന്നുവെച്ചാൽ പോയി കുളിച്ച് വൃത്തിയായിട്ടൊക്കെ വരാം, പിന്നെ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പം പറയുന്നതിലെന്താ തെറ്റ്? ചണ്ടാളെന്ന് പറഞ്ഞാൽ എന്താണ്? പട്ടിയെ ഇറച്ചി, പട്ടിയെ കൊന്ന് അതിൻ്റെ ഇറച്ചി പാകം ചെയ്തും ചെയ്യാതെയും കഴിക്കുന്നവനെയാണ് ചണ്ടാളെന്ന് പറയുന്നത്. ബ്രാഹ്മണൻ്റെ ആചാരം എന്തോന്ന്? വളരെ ശുചിയായി സസ്യാഹാരം കഴിക്കുന്നവനാണ്. മറ്റവന് അടുത്ത് വന്നാൽ ദുർഗന്ധം വരും. അപ്പൊ അവന്റെ മുമ്പിൽ മൂക്ക് പൊത്തി നിന്ന് വേദാന്തം പറയാൻ പറ്റൂ. ശങ്കരാചാര്യർ മൂക്ക് പിടിച്ചുകൊണ്ട് വേദാന്തം പറയാൻ പറ്റില്ല, അതുകൊണ്ട് പറഞ്ഞ് മാറിയിരിക്കാൻ പറഞ്ഞു. നമുക്ക് വേദാന്തം കേൾക്കണമെങ്കിൽ കുളിച്ച് വൃത്തിയായിട്ടൊക്കെ വരാൻ പറഞ്ഞു. ഇതിനെന്താ തെറ്റ്? ആരായാലും അങ്ങനെ പറയത്തുള്ളൂ. അത് പറഞ്ഞ് ശങ്കരാചാര്യ തെറ്റൊന്നുമല്ല. പെട്ടെന്നാണ് അവിടെ ശിവഭാവം പ്രകടമായത്. അപ്പൊ ശിവഭാവം പ്രകടമായപ്പോ ശങ്കരാചാര്യ നമസ്കരിച്ചാരോ? ചണ്ടാളനെയാണോ? ശിവനെയാണ് നമസ്കരിച്ചത്. ചണ്ടാളഭാവം തന്റെ മുമ്പിൽ വന്നപ്പോ മാറി നീക്കാൻ പറഞ്ഞു. ശിവഭാവം തന്റെ മുമ്പിൽ പ്രകടമായപ്പോ നമസ്കരിച്ചു. ഇത്രേ അവിടെ സംഭവിച്ചുള്ളൂ. ചണ്ടാളനെ അല്ല നമസ്കരിച്ചത്, ശിവനെ തന്നെയാണ് നമസ്കരിച്ചത്. ആ ചണ്ടാളൻ തന്റെ ശിവഭാവത്തെ പ്രകടമാക്കിയാൽ പിന്നെ അവിടെ എങ്ങനെ ചണ്ടാളത്വം കാണാൻ പറ്റും? അപ്പോ ഇത് തന്നെ ബ്രഹ്മസൂത്രം എന്ന് പറയുന്നു. പശുവാദി വിശ്വവിശേഷ നമ്മളവിടെ അത് ചർച്ച ചെയ്തതാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ശങ്കരാചാര്യർ ചണ്ടാളനെയും ശിവനെയും ഒന്നുപോലെ കണ്ടെന്നുള്ളതല്ല. ശിവൻ പ്രകടമാകുന്നതുവരെ ചണ്ടാളനെ കണ്ട ശങ്കരാചാര്യർ അജ്ഞാനിയായിരുന്നു, പെട്ടെന്ന് ജ്ഞാനം ഉണ്ടായി എന്നല്ല അർത്ഥം. അങ്ങനെ ഒരു അർത്ഥമൊന്നും അവിടെ വരുന്നില്ല. അപ്പോ ശങ്കരാചാര്യർ തിരിച്ചറിയുന്നു എന്താണോ? മുമ്പ് പ്രാകൃതനായി ഈ ചണ്ടാളഭാവത്തിൽ തന്റെ മുമ്പിൽ വന്നിരുന്നവൻ ശിവഭാവത്തിൽ തന്റെ മുമ്പിൽ നിൽക്കുന്നു. ആ ശിവഭാവത്തിൽ എങ്ങനെ ചണ്ടാളത്വം കാണാൻ പറ്റും? എങ്ങനെയാ കാണാൻ പറ്റുന്നത്? ആ അവിടെ ഒരു തത്വം ഉണ്ടെന്താണ്? ആ ശിവഭാവത്തിലും ചണ്ഡാളഭാവത്തിലും ആന്തരികമായിരിക്കുന്ന തത്വം ഒന്ന് തന്നെ. ആ തത്വത്തെ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ അഭിപ്രായ വ്യത്യാസമില്ല. എന്തുകൊണ്ട്? രണ്ടിലും ആന്തരികമായിരിക്കുന്ന തത്വം ഒന്ന് തന്നെ. ആ തത്വത്തെ എപ്പോഴും നമസ്കരിക്കുന്നു. പക്ഷേ ബാഹ്യമായി വരുന്ന ആ ചണ്ടാളഭാവത്തെ വണങ്ങാനൊക്കത്തില്ല. അങ്ങനെ വണങ്ങുകയാണെങ്കിൽ ശങ്കരാചാര്യര് ബ്രാഹ്മണഭാവം സ്വീകരിച്ചിരിക്കുന്നതിന് അർത്ഥമില്ലാത്തവർ. ശങ്കരാചാര്യർക്ക് എന്തുകൊണ്ടൊരു ചണ്ടാളനായി ജീവിച്ചുകൂടാ? ഇതിൽ രണ്ടിലും ഭേദമില്ലെങ്കിൽ എന്തിന് ശങ്കരാചാര്യർ ബ്രാഹ്മണനായി നടക്കുന്നു? ബാഹ്യമായ ആചരണത്തിൽ ചണ്ടാളന്റെ ആചരണത്തെ എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? ശങ്കരാചാര്യ എന്തുകൊണ്ടത് സ്വീകരിക്കുന്നത്? ശങ്കരാചാര്യ എന്തുകൊണ്ട് ബ്രാഹ്മണന്റെ ആചരണത്തെ സ്വീകരിക്കുന്നു? അപ്പൊ ആ രണ്ട് ആചരണങ്ങൾ ഒന്ന് ത്യാജ്യമാണ്, ഉപേക്ഷിക്കേണ്ടതാണ്, ഒന്ന് ഗ്രാഹ്യമാണ്. ഇതാണ് ലോകത്തെ പഠിപ്പിക്കുന്നത്. അല്ലാലോ, ഇത് ചണ്ടാളനും ശിവനും ഇരിക്കുന്ന തത്വം ഒന്നാണ്, അതുകൊണ്ട് നിനക്ക് ഇഷ്ടം പോലെ ജീവിക്കാം, ചണ്ടാളനായും ജീവിക്കാം, ശിവഭാവത്തിൽ ബ്രാഹ്മണനായും ജീവിക്കാം എന്നല്ല പഠിപ്പിക്കുന്നത്, രണ്ടും ഒന്നും നല്ല പഠിപ്പിക്കുന്നു. അങ്ങനെ ഒരു സമത്വമല്ല അവിടെ ഉപദേശിക്കുന്നു. എന്നുവെച്ചാൽ അത് ഗുണാതീതനിൽ ആഗ്രാഹി ത്യാജ്യ ബുദ്ധി ഒരിക്കലും ഇല്ലാതാകുന്നില്ല. ഒരിക്കലും ഇല്ലാതാകുന്നില്ല എന്നർത്ഥം. പിന്നെ അവിടെ വ്യക്തമായി പറയുന്ന എന്താണോ, ആ പരമാത്മതത്വം ഏത് ഭാവത്തിൽ പ്രകടമായാലും ശരി, അത് ചണ്ഡാളഭാവത്തിലായിക്കൊള്ളട്ടെ ബ്രാഹ്മണഭാവത്തിലായിക്കൊള്ളട്ടെ, ആ തത്വത്തിനെ അതൊന്നും ബാധിക്കുന്നില്ല. പരമാത്മഭാവത്തെ ഇതൊന്നും സ്പർശിക്കുന്നില്ല. അത് ഏറ്റവും വലിയൊരു തത്വം. ആ ബാഹ്യമായി കാണുന്ന ചണ്ഡാളഭാവം അത് പരമാത്മഭാവത്തെ സ്പർശിക്കുന്നേയില്ല. പരമാത്മഭാവത്തിൽ ചണ്ഡാളത്വമില്ല, ബ്രാഹ്മണത്വമില്ല. അത് രണ്ട് ബാഹ്യമായ ആചാരങ്ങളിലാണ് വരുന്നത്. ആ പരമാത്മഭാവത്തെ കണ്ടുകൊണ്ടാണ് സ്തുതിക്കുന്നത്. എന്താണ് ചണ്ഡാലോസ് സതു ദ്വിജോസ് ഗുരുരിത്യേഷ മനീഷാമ. ആ ഗുരുത്വം എന്ന് പറയുന്നത് ബാഹ്യമായ ചണ്ഡാളാചരണത്തിലോ ബ്രാഹ്മണ ആചരണത്തിലോ അല്ല, ആന്തരികമായിരിക്കുന്ന ആ തത്വത്തിലാണ്. ആ തത്വമാണ് എന്റെ ഗുരു എന്നാണ്. അല്ലാതെ ഒരിക്കലും ആ ചണ്ഡാളത്വത്തെ ശങ്കരാചാര്യ ഗുരുവായി സ്വീകരിക്കുന്നില്ല. ശങ്കരാചാര്യ ഗുരുവായി സ്വീകരിക്കുന്ന ആ തത്വത്തെയാണ്. അതുകൊണ്ട് സമനോഷ്ടാശ്മ കാഞ്ചന എന്ന് പറയുമ്പോൾ ആ ഗുണാതീതൻ, ഗുണാതീതന്റെ ബാഹ്യ വ്യവഹാരങ്ങളിൽ ഭേദത്തെ അംഗീകരിക്കുന്നില്ല എന്നർത്ഥമുണ്ട്. ഭേദത്തെ അംഗീകരിച്ച വ്യവഹാരം സാധ്യമാകും. അല്ലെങ്കിൽ ഗുരുവും ശിഷ്യനും തന്നെ ഇല്ല. ചണ്ഡാളനായിക്കൊള്ളട്ടെ, ബ്രാഹ്മണനായിക്കൊള്ളട്ടെ, ആത്മബോധമുള്ളവൻ എന്റെ ഗുരുവാണെന്ന് പറയണമെങ്കിൽ ഭേദമുണ്ടായാലേ പറ്റൂ. അല്ലെങ്കിൽ ആര് ഗുരു, ആര് ശിഷ്യൻ? പിന്നെ അങ്ങനെ സ്തുതിക്കാനൊരു ശങ്കരാചാര്യനുമില്ല, സ്തുത്യനായിട്ടൊരു ഗുരുവുമില്ല. അപ്പോ ഈ പ്രപഞ്ചം, പ്രപഞ്ചത്തിന്റെ എല്ലാ വ്യവഹാരങ്ങളും പൂർണ്ണമായി ഭേദത്തെ അംഗീകരിച്ചുകൊണ്ടാണ്. അവിടെ ധർമാധർമ്മങ്ങളും നീതിയും അനീതിയും ഗുണദോഷങ്ങളും എല്ലാം ഉണ്ട്. ഇതിനെല്ലാം കണ്ടുകൊണ്ടേ ഗുണാതീതനും വിവരിക്കാൻ പറ്റും. പക്ഷെ ഇതിലെല്ലാം ആന്തരികമായ തത്വത്തെ കാണുന്നു. ആ തത്വത്തിനനുസരിച്ച് വരുന്ന ബാഹ്യ വ്യവഹാരങ്ങൾ കാലദേശങ്ങൾക്ക് അനുസരിച്ച രീതിയിൽ അതാത് കാലത്ത് ഗുരുക്കന്മാർ നിശ്ചയിക്കുന്നു, അല്ലെങ്കിൽ അവർ പ്രവർത്തിക്കുന്നു. അതാണ് അതിന്റെ പരമാർത്ഥം. അല്ലാതെ ഒരിക്കലും അജ്ഞാനിയായിരുന്ന ശങ്കരാചാര്യർ ഇത് കണ്ടപ്പോൾ അവിടെ ജ്ഞാനിയായി തീർന്നു, അതോടുകൂടി ശങ്കരാചാര്യരുടെ ഭേദബുദ്ധി നശിച്ചു, അങ്ങനെ പറയുന്നവരുമുണ്ട്. ശങ്കരാചാര്യരുടെ ഭേദബുദ്ധി നശിച്ചു എന്ന് പറഞ്ഞാൽ പിന്നീട് ശങ്കരാചാര്യർ ചണ്ഡാളനും ബ്രാഹ്മണനും ഭേദം കണ്ടില്ലെന്നാണ്. എന്നുവെച്ചാൽ അതുവരെ ശങ്കരാചാര്യർ ബ്രാഹ്മണനായി ജീവിച്ച് പിന്നെ ശങ്കരാചാര്യർ ചണ്ഡാളനും ബ്രാഹ്മണനും ഒക്കെ ആയി ജീവിച്ചു എന്നാണ്. ഇതിലൊരു ഭേദമില്ലെങ്കിൽ തനിക്കും അങ്ങനെ ആകാമല്ലോ. പട്ടിയിറച്ചി പാകം ചെയ്ത് ശങ്കരാചാര്യൻ കഴിച്ചു എന്നാണ്. അങ്ങനെ ആൾക്കാർ വ്യാഖ്യാനിക്കുന്നത്. ഒരു ഭേദമില്ലാതെ ജീവിച്ചു എന്നാണ്. ബ്രഹ്മജ്ഞാനിയായി കഴിഞ്ഞാൽ അങ്ങനെ ജീവിക്കാവുന്നതാണ്. അങ്ങനെ ശങ്കരാചാര്യർ ജീവിച്ചിരുന്നെങ്കിൽ ശങ്കരാചാര്യരുടെ ശിഷ്യന്മാരും അതുപോലെ ജീവിച്ചിരുന്നു, ചണ്ഡാളന്മാരായിരുന്നു. അങ്ങനെയല്ല കാണുന്നത് നമ്മൾ. അവരെല്ലാം ആചാര വിചാരങ്ങളിലെല്ലാം എന്താണ്, ബ്രാഹ്മണത്വം തന്നെയാണ് പിന്തുടരുന്നത്. അപ്പോൾ ആ ബ്രാഹ്മണത്വം തന്നെയാണ് അവിടെ ആദർശമായി ശങ്കരാചാര്യർ എടുത്തു കാണിക്കുന്നത്. ഒരു സംശയമില്ല ആ കാര്യത്തിൽ. അടുത്ത് ഇവിടെ ചർച്ച ചെയ്യും. ബ്രാഹ്മണന്റെ ആചരണം, ക്ഷത്രിയന്റെ ആചരണം എല്ലാം പറയും. ആ ബ്രാഹ്മണന്റെ ആചരണത്തെ തന്നെയാണ് ഇവിടെ ശ്രേഷ്ഠമായി പറയുന്നത്. ഒരിക്കലും ചണ്ടാളന്റെ ആചരണമല്ല. അതുകൊണ്ട് ഈ ഭേദബുദ്ധികളെല്ലാം നിലനിൽക്കെ തന്നെ ആന്തരികമായ തത്വത്തെ ഗ്രഹിക്കുന്നു എന്നാണ്. പിന്നെ അവിടെ ഇതിന്റെ ആധ്യാത്മികമായ കാര്യങ്ങളെ ആധ്യാത്മിക തത്വത്തിന് പ്രാധാന്യം കൊടുത്ത് തന്നെ ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചാൽ അതിന്റെ ആധ്യാത്മിക രഹസ്യം നമുക്ക് പിടികിട്ടത്തുള്ളൂ. നമുക്ക് പലപ്പോഴും തെറ്റിപ്പോകുന്ന എന്താണോ, ഈ ആധ്യാത്മിക ശാസ്ത്രത്തിലൂടെ നമ്മൾ സോഷ്യോളജി പഠിക്കാൻ ശ്രമിക്കും, അവിടെ കുഴപ്പം വരുന്നു. സാമൂഹിക ശാസ്ത്രം പഠിക്കാൻ ശ്രമിക്കും, നരവംശാസ്ത്രം പഠിക്കാൻ ശ്രമിക്കും. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് ശരിയാകത്തില്ല. ആധ്യാത്മ വിഷയത്തെ ആധ്യാത്മികമായി തന്നെ ഗ്രഹിക്കണം. അത് സാമൂഹിക ശാസ്ത്രത്തിനും മറ്റും അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടായേക്കാം, അത് വേറൊരു കാര്യം. ഒരു ആധ്യാത്മിക തത്വത്തെ നമ്മൾ ഗ്രഹിക്കണമെങ്കിൽ അതിനെ ആ രീതിയിൽ തന്നെ സമീപിക്കണം. ഒന്ന്, ഇവിടെ പറയുന്ന ഈ ആധ്യാത്മികതകളെല്ലാം എന്താണോ വ്യക്തിനിഷ്ഠമായ അനുഭൂതികളാണ് പറയുന്നത്, അതൊരിക്കലും ഒരു സമൂഹത്തിന്റെ ബാഹ്യമായ ആചരണങ്ങളോ സമൂഹത്തിന്റെ നീതിയോ നിയമങ്ങളോ ഒന്നുമല്ല പറയുന്നത്. അപ്പൊ അതിന്റെ ആധ്യാത്മിക തത്വം എന്നുള്ള നിലയ്ക്ക് ഇതിങ്ങനെ മനസ്സിലാക്കേണ്ടത്. ഇനി ചണ്ടാളനെ കുളിപ്പിക്കണമോ ചണ്ടാളനെ സമുദ്ധരിക്കണമോ ബ്രാഹ്മണനാക്കണമോ, ഇത്തരം കാര്യങ്ങളൊന്നും ആധ്യാത്മിക തത്വത്തിന്റെ വിഷയങ്ങളല്ല, അതല്ല സാമൂഹ്യ ശാസ്ത്രത്തിന്റെ വിഷയങ്ങളാണ്, അതവിടെ ചർച്ച ചെയ്യണം. അതൊക്കെ ആവശ്യമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു കാലഘട്ടത്തിൽ അതൊക്കെ ചെയ്യണം. സംവരണം എന്ന് പറയുന്നത് ആത്മീയതത്വമല്ല, അത് എന്താണോ സാമൂഹ്യ പ്രശ്നമാണത്. അപ്പോൾ അത് വേണോ വേണ്ടെന്നുള്ളതൊക്കെ അവിടെയാ ചർച്ച ചെയ്യേണ്ടത്. ആധ്യാത്മിക തത്വത്തിൽ രണ്ടും കൂടെ ആൾക്കാർ കൂട്ടിക്കുഴച്ചിട്ടാണ് പറയുന്നത് എന്നാണ് ശങ്കരാചാര്യർ. അത് ഒരു അജ്ഞാനിയായിരുന്നു, പെട്ടെന്ന് ജ്ഞാനമുണ്ടായി, ജ്ഞാനമുണ്ടായി കൊടുത്ത ശിവനാണ് അത് പറയുന്നത്. അതിന്റെ ആത്മീയ തത്വത്തെ ഗ്രഹിക്കാതെ പറയുന്നു. ഇനി ആധ്യാത്മികമായ കാഴ്ചപ്പാടുള്ളവരുടെ സാമൂഹിക വീക്ഷണം എന്താണ്, അത് മറ്റൊരു വിഷയമായി ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ ആധ്യാത്മികമായ അനുഭൂതിയും ഉള്ള ഒരു വ്യക്തിയുടെ സാമൂഹികമായ നിലപാടുകൾ എന്തൊക്കെയാണ്, അത് മറ്റൊരു വിഷയമാണ്, അത് സാമൂഹിക ശാസ്ത്രത്തിന്റെ വിഷയമാണ്. ഇത് രണ്ടും കൂടി സമന്വയിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇത് രണ്ടും തമ്മിലുള്ള പരസ്പര ബന്ധം കണ്ടെത്തുകയൊക്കെ ചെയ്യുന്നത് അത് മറ്റൊരു കാര്യമാണ്. ഇവിടെ ചർച്ച ചെയ്യുന്നത് അതിന്റെ ശുദ്ധമായ ആധ്യാത്മിക ഭാവമാണ്. ആധ്യാത്മിക ഭാവത്തിൽ നമ്മൾ ധരിക്കേണ്ട ഇതാണ് എന്താണോ തത്വം. ആ തത്വത്തിൽ ഇതൊന്ന്, പക്ഷെ ബാഹ്യമായി ഇത് ഭിന്നമാണ്. എന്തുകൊണ്ട്? സത്വം രജസ് തമസ് എന്ന് പറയുന്ന ഈ ഗുണങ്ങൾ ഭിന്നമായിരിക്കുന്നിടത്തോളം കാലം ബ്രാഹ്മണ ആചാരങ്ങളും ചണ്ടാള ആചാരങ്ങളും എല്ലാം ഇവിടെ ഭിന്നമായി തന്നെ ഇരിക്കും. ബ്രാഹ്മണത്വവും ചണ്ടാലത്വവും ഒന്നും ഒരിക്കലും ഒന്നാകത്തില്ല, അതൊക്കെ വേറെ വേറെ തന്നെ നിൽക്കും, അത് രണ്ടായി തന്നെ ഇരിക്കും. അത് ഞാൻ വിശദീകരിച്ചു പറഞ്ഞത് ഈ സമലോഷ്ടാശ്മ കാഞ്ചന എന്ന് പറയുമ്പോൾ സ്ഥിതിപ്രജ്ഞന്റെ കയ്യിൽ സ്വർണം വെച്ചു കൊടുത്താൽ അയാളത് മണ്ണ് പോലെ കാണും, മണ്ണ് കൈവച്ചു കൊടുത്താൽ സ്വർണം പോലെ കാണും എന്നുള്ള അർത്ഥത്തിലല്ല. അങ്ങനെ കണ്ടവരായിട്ട് ആരെയും നമ്മൾ കാണുന്നുമില്ല. ഗുണപരിണാമങ്ങളെ ഗുണപരിണാമങ്ങളായി തന്നെ കാണുന്നു. ആ തന്റെ ആത്മനിഷ്ഠ കൊണ്ട് ഇതിനോടെല്ലാം വരുന്ന മനോഭാവങ്ങളിൽ വ്യത്യാസം വരും. ഇത് രണ്ടും തന്നിൽ സാധാരണ അജ്ഞന്റെ മനസ്സിലുണ്ടാക്കുന്നത് പോലെയുള്ള വേലിയേറ്റവും വേലി ഇറക്കവും ഉണ്ടാക്കത്തില്ല. അതാണ് അടുത്ത് വീണ്ടും പറയുന്നത് തുല്യ പ്രിയാപ്രിയ പ്രിയം ച അപ്രിയം ച പ്രിയാപ്രിയേ. തുല്യ സമയ പ്രിയാപ്രിയ യേശു സ്വയം തുല്യ പ്രിയാപ്രിയ പ്രിയാപ്രിയങ്ങളിൽ തുല്യനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ആ ചിതപ്രജ്ഞനും വന്നു ചേരുന്നു പ്രിയവും അപ്രിയവും. ഇപ്പൊ ബ്രാഹ്മണൻ അവന് പ്രിയനാണ്, എന്തുകൊണ്ട്? അസാത്വികനാണ്, അവിടെ ശൗചാചാരങ്ങളുണ്ട്, ബ്രാഹ്മണത്വം ഉണ്ട്, അത് പ്രിയമാണ്. അപ്രിയമായിരിക്കുന്നു ചണ്ടാളത്വം, അപ്രിയം തന്നെയാണ്. എന്തുകൊണ്ട്? അവിടെ ശൗചാചാരങ്ങളില്ല, താമസമാണത്, അതിനെ പ്രിയമായി സ്വീകരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ആന്തരികമായ ഭാവത്തിൽ ആ തത്വത്തെ ഗ്രഹിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവൻ തുല്യനായിരിക്കുന്നു. ബാഹ്യമായിട്ടല്ല, ആന്തരികമായിട്ട്. ബാഹ്യമായിട്ട് ഭേദങ്ങളെ കാണുമ്പം തന്നെ ബ്രാഹ്മണത്വം സ്വീകാര്യമായും ചണ്ഡാളത്വം അസ്വീകാര്യമായും തന്നെ വരുന്നു. അങ്ങനെ വരുമ്പം തന്നെ ആന്തരികമായി എന്ത് ചെയ്യുന്നു? ആ തത്വത്തിൽ രണ്ടിലും ഗുരുത്വത്തെ കാണുന്നു. അല്ല, രണ്ടിന്റെയും തത്വം ഒന്ന് തന്നെ. ആ ഒരു ഭാവത്തിലേ ഉള്ള സമത്വം. ആ സമത്വത്തെ അവലംബിച്ച് നിൽക്കുന്നുകൊണ്ടാണ് പറയുന്നത് എന്ത്? തുല്യനായിരിക്കുന്നു. അല്ല, ബാഹ്യമായ പരസ്പര വിരുദ്ധമായിരിക്കുന്ന രണ്ട് ഗുണങ്ങളെ തുല്യപ്പെടുത്തുക എന്നുള്ള അർത്ഥത്തിലല്ല. ഒരിക്കലും സത്വത്തെയും തമസിനെയും ഏകമാക്കാൻ പറ്റത്തില്ല. അത് പ്രകൃതിയുടെ തന്നെ നിയമമാണ്, അതങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത്. പക്ഷേ പറഞ്ഞല്ലോ, എപ്പോഴും സ്ഥിതപ്രജ്ഞൻ തുല്യനായിരിക്കുന്നത്, സമനായിരിക്കുന്നത്, സ്വസ്ഥനായിട്ട് ആത്മസ്ഥനായിട്ടാണ്. ആ സ്ഥിതപ്രജ്ഞൻ അങ്ങനെ ഒരു തലമുണ്ട്, തന്റെ സ്വരൂപത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു തലം, അല്ലെങ്കിൽ തന്റെ വിവേകത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം. അവിടെ നിന്ന് കാണുമ്പോൾ എന്ത് ചെയ്യുന്നു? സർവത്തിന്റെയും ഭേദങ്ങളെ ഗ്രഹിച്ചുകൊണ്ട് തന്നെ അതിന്റെ ആന്തരികമായ തത്വത്തെ ഗ്രഹിച്ചുകൊണ്ട് തത്വനിഷ്ഠനായിരിക്കുന്നിടത്ത് തുല്യതയുണ്ട്, ബാഹ്യമായ ഭേദങ്ങളിലല്ല. അതുകൊണ്ട് എന്നെ സ്ത്രീ പറഞ്ഞ എന്ത് ചെയ്യുന്നു? അഗ്നി അഗ്നിയായിട്ടും ജലത്തെ ജലമായും തന്നെ കാണും. രണ്ടിനെ ആത്മാവായി കണ്ടിട്ട് തീ കൊണ്ട് കൈയിടത്തില്ല, കൈട്ടാ കൈ പൊള്ളി പോവും. സ്ഥിതപ്രജ്ഞനെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വെള്ളം കണ്ടിട്ട് എടുത്തു ചാടിയ ഒഴുകി പോവും, മുങ്ങി മരിക്കും. സ്ഥിതപ്രജ്ഞനെന്ന് പറഞ്ഞ് രക്ഷയൊന്നുമില്ല. അത്തരം ഭ്രമങ്ങളല്ല ഇവിടെ സ്ഥിതപ്രജ്ഞത എന്ന് പറയുന്നു. ആണ് തുല്യപ്രിയാപ്രിയ, തുല്യനായിരിക്കുന്നു. പ്രിയം ച അപ്രിയം ച പ്രിയാപ്രിയേ തുല്യ സമയ പ്രിയാപ്രിയേ ശിസോയം തുല്യപ്രിയാപ്രിയ, തുല്യപ്രിയാപ്രിയനായിരിക്കുന്നു. ധീരോ ധീമാൻ, ധീരെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ സാധാരണ പറയുന്നത് ധൈര്യമുള്ളവൻ, തൻ്റെ ഇടമുള്ളവൻ, ബലമുള്ളവൻ എന്നൊക്കെയാണ്. പക്ഷെ ഇവിടെ പാർത്ഥ ഇവിടെ ചേരും. പക്ഷെ ഇവിടെ ധീമാൻ ബുദ്ധിമാൻ എന്നാണ്, വിവേകമുള്ളവൻ എന്നാണ്. ധീ എന്ന് വെച്ചാൽ വിവേകം. ആ വിവേകം കൊണ്ട് അയാൾക്ക് ധൈര്യവും ബലവുമെല്ലാം ഉണ്ടാകും. അപ്പോൾ മുഖ്യമായ അർത്ഥം വിവേകി ആയിരിക്കുന്നു. ആ വിവേകമുണ്ട് അയാൾക്ക്. ആ വിവേകത്തിലാണ് സ്ഥിതി ചെയ്യുന്നതാണ് സ്വസ്ഥനെന്ന് പറഞ്ഞത്. ആ വിവേകത്തിൽ നിന്നുകൊണ്ട് സമസ്ത പ്രപഞ്ചത്തെയും വീക്ഷിക്കുന്നു. എന്നിട്ട് കാലദേശങ്ങൾക്കനുസരിച്ചുള്ള നീതിക്കനുസരിച്ച് പ്രപഞ്ചത്തിൽ ഉപകരിക്കുന്നു. അതാണ് സ്ഥിതപ്രജ്ഞൻ ചെയ്യുന്നത്. അപ്പോ കാലം ഇങ്ങനെ മാറുമ്പോൾ ഓരോ കാലത്തിലുള്ള നിയമങ്ങളും ആചാരങ്ങളും ഒക്കെ മാറുന്നതുകൊണ്ടാണ് നമുക്ക് പലതും അപ്രിയമായിട്ടും പ്രിയമായിട്ടും ഒക്കെ തോന്നുന്നത്. ചിതപ്രജ്ഞനെ സംബന്ധിച്ചിടത്തോളം നമ്മളതൊക്കെ എങ്ങനെ കാണുന്നു എന്നുള്ളത് ചിതപ്രജ്ഞന് ഒരു വിഷയമില്ല. ചിതപ്രജ്ഞൻ എന്ത് ചെയ്യുന്നു? തന്റെ വിവേകത്തിൽ സ്ഥിതനായിരിക്കുന്നു. ഇന്ന് ലോകം തന്നെ എങ്ങനെ വീക്ഷിക്കുന്നു എന്ന് ചിന്തിക്കാത്ത ആളിന് നാളെ ലോകം തന്നെ എങ്ങനെ വീക്ഷിക്കും എന്നൊരു ചിന്തയില്ല. അതുകൊണ്ട് തന്നെ തുല്യ നിന്ദാത്മസംസ്തുതി, നിന്ദാച ആത്മസംസ്തുതി നിന്ദാത്മസംസ്തുതി, തുല്യേ നിന്ദാത്മസംസ്തുതി തുല്യ നിന്ദാത്മസംസ്തുതി, തുല്യ നിന്ദാത്മസംസ്തുതി. തുല്യനായിരിക്കുന്നു നിന്ദയിലും ആത്മസംസ്തുതിയിലും തുല്യനായിരിക്കുന്നു സ്ഥിതപ്രജ്ഞൻ. അവിടെയും എന്താണ്, ഇതുപോലെയാണ് മനസ്സിലാക്കണം. നിന്ദയിലും സ്തുതിയിലും ഏകഭാവത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്തുതിച്ചു കഴിഞ്ഞാൽ സ്ഥിതപ്രജ്ഞന് സന്തോഷം വരത്തില്ല, നിന്ദിച്ചു കഴിഞ്ഞാൽ ദുഃഖം വരത്തില്ല എന്നുള്ള അർത്ഥത്തിലല്ല. അവരർത്ഥത്തിലല്ല പറയുന്നത്. അപ്പൊ ചൂട് ശരീരത്തിലടിക്കുമ്പോൾ ചൂടെന്ന് തോന്നുകയും തണുപ്പ് ശരീരത്തിൽ തടുമ്പോൾ തണുപ്പെന്ന് തോന്നുകയും ചെയ്യുമെങ്കിൽ സ്തുതിക്കുമ്പോൾ സന്തോഷവും വരും, നിന്ദിക്കുമ്പോൾ താപവും വരും. എന്തുകൊണ്ട്? ബാഹ്യമായ പ്രപഞ്ചത്തിൽ നിന്നുള്ള പ്രതികരണങ്ങൾ, ശരീരവും മനസ്സും എല്ലാം ഗ്രഹിക്കുന്നതിൻ്റെ നിയമങ്ങൾ എല്ലായിടത്തും ഇതിൻ്റെയുമാണ്. അത് പ്രകൃതിയുടെ നിയമമാണ്. അത് അതാതിൻ്റെതായ ഫലങ്ങളിൽ നിന്നും ഉണ്ടാക്കും. നമ്മൾ പുരാണങ്ങളിലും മറ്റും വായിക്കത്തില്ലേ, ദേവന്മാരെ സ്തുതിക്കുന്നു, അപ്പോൾ ദേവൻ സന്തോഷിച്ചു ഉടനെ വരം കൊടുക്കുന്നു. ശിവനെ സ്തുതിച്ചു, ശിവൻ സന്തുഷ്ടനായി. വിഷ്ണുവിനെ സ്തുതിച്ചു, വിഷ്ണു സന്തുഷ്ടനായി എന്നെ സാധാരണ പറയാറുണ്ടല്ലോ. മഹാത്മാവിനെ സ്തുതിച്ചു, മഹാത്മാവ് സന്തുഷ്ടനായി അനുഗ്രഹിക്കുന്നു എന്ന് പറയും. മറിച്ചാണെങ്കിൽ കോപിച്ച് നിഗ്രഹിക്കുന്നു എന്നും പറയും. അപ്പൊ നിന്ദാസ്തുതികൾ എന്ന് പറയുന്നത് എന്താണ്? ഈ പ്രകൃതിയിലെ പരിണാമങ്ങളാണ്. അത് അതിനനുസരിച്ചുള്ള പരിണാമങ്ങൾ ചിതപ്രഞ്ജന്റെ മനസ്സിൽ അല്ലെങ്കിൽ ഗുണാതീതന്റെ മനസ്സിൽ ഉണ്ടാക്കുകയില്ല എന്നല്ല എന്റെ അർത്ഥം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിതപ്രഞ്ജന് ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറാതിരിക്കും. ഭക്ഷണം കഴിച്ചാലും വിശപ്പ് മാറത്തില്ല, അങ്ങനെ വരും. അങ്ങനെയല്ല, ഇതെല്ലാം ചിതപ്രജ്ഞനെയും, എന്തുകൊണ്ട്? സ്ഥിതപ്രജ്ഞനും സ്തുതിയെ സ്തുതിയായി കാണുന്നു, നിന്ദയെ നിന്ദയായി തന്നെ കാണും. സ്ഥിതപ്രജ്ഞന്റെ അന്ധകരണവും സ്തുതിയെ സ്തുതിയായി കാണുന്നു എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് പ്രതികരിക്കുന്നു. നിന്ദയെ നിന്ദയായി കാണുന്നു എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് പ്രതികരിക്കുന്നു. പക്ഷേ ആ പ്രതികരണങ്ങളെല്ലാം എന്താണ്? തന്റെ സ്വസ്ഥതയിൽ നിന്നുകൊണ്ടാണ്. സ്വസ്ഥനായി നേരത്തെ പറഞ്ഞു, തന്റെ സ്വസ്ഥതയെ അതൊന്നും ഭഞ്ജിക്കുന്നില്ല. അതൊക്കെ വളരെ ബാഹ്യമായി ഉപരിതലത്തിൽ അതെല്ലാം സംഭവിക്കുന്നു. ആന്തരികമായി അവിടെ സന്തോഷിക്കുന്നില്ല, ദുഃഖിക്കുന്നില്ല. അത് സ്ഥിതപ്രജ്ഞന്റെ ആന്തരികമായ ഭാവമാണ്. അപ്പോൾ സ്ഥിതപ്രജ്ഞന് എപ്പോഴും ഈ രണ്ട് ഭാവങ്ങളുണ്ട്. ഒന്ന് ഉപരിയായ ഭാവം, ബാഹ്യമായ ഒരു തലം. ബാഹ്യമായ തലത്തിൽ ഈ പ്രപഞ്ചത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളും അതിന്റെ പ്രതിപ്രവർത്തനത്തെ ഉണ്ടാക്കും സാധാരണഗതിയിൽ. കാരണം അത് പ്രകൃതിയുടെ നിയമമാണ്. അതിനെ ഭഞ്ജിക്കാൻ ആർക്ക് സാധ്യമല്ല. ഈശ്വരൻ തന്നെ ഉണ്ടാക്കിയ ഒരു നിയമത്തെ ഭഞ്ജിക്കേണ്ട ആവശ്യം ഈശ്വരന് തന്നെ വരുന്നില്ല. വന്നിരുന്നെങ്കിൽ അത് ഉണ്ടാക്കുമായിരുന്നില്ല. അപ്പം ഗുണങ്ങളുടെ പ്രവർത്തനങ്ങൾ, ഗുണങ്ങളുടെ പ്രതിപ്രവർത്തനങ്ങളെല്ലാം വളരെ ഉപരിതലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിന് മാറ്റം വരുത്താൻ ആർക്ക് സാധ്യമല്ല. കാരണം അത് പ്രകൃതി നിയമമാണ്. പക്ഷേ അതേ പ്രകൃതിക്ക് തന്നെ ഒരു സ്വസ്ഥഭാവമുണ്ട്. ആ സ്വസ്ഥഭാവത്തെ അവലംബിച്ച് നിൽക്കുന്നത് കൊണ്ട് ഈ നിന്ദാസ്തുതികളിലെല്ലാം ഒരു തുല്യതയെ, ഒരു സമത്വത്തെ സ്ഥിതപ്രജ്ഞന് കണ്ടെത്താൻ കഴിയുന്നു. ബാക്കിയുള്ളവർക്ക് അത് കണ്ടെത്താൻ കഴിയുന്നു. ഇതാണ് ശങ്കരാചാര്യർ പശുവാദി വിശ്വവിശേഷ എന്ന് പറയുന്ന ബ്രഹ്മസൂത്രഭാവത്ത് പറഞ്ഞത്. ഇത് തന്നെയാണ്. പശുവിന്റെ മുമ്പിൽ പുല്ലും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അതോടി അടുത്ത് വരും, വടിയും കൊണ്ട് ചെന്ന് അതോടി പോകും. ബാഹ്യവ്യവഹാരത്തെ സംബന്ധിച്ച് അനുകൂല പ്രതികൂലങ്ങളോട് സ്ഥിതപ്രജ്ഞന്റെ നിലപാട് ഇത് തന്നെ. പൂർണ്ണ കുംഭവുമായി ചെന്നുകഴിഞ്ഞാൽ സ്വീകരിക്കുന്ന ശരി, സന്തോഷം തന്നെ. കല്ലും വടിയും ചെരുപ്പുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ തടി രക്ഷിക്കാൻ നോക്കും. ഞാൻ സ്ഥിരപ്രജ്ഞനാണെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കല്ലുകൊള്ളാനൊന്നും നോക്കത്തില്ല. അതുകൊണ്ട് തന്നെ അല്ല, മറിച്ചാണെങ്കിൽ വേറൊരു ദരിദ്രനും കൂടെ വരും, വലിയൊരു അപകടം കൂടെ വരും. കാരണം പലപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. സ്ഥിതപ്രജ്ഞനാണ്, അവിടെ നിന്ദാസ്തുതികളൊക്കെ ഒരുപോലെയാണ് എന്നറിഞ്ഞാൽ എന്നാ പിന്നെ ഇയാളൊന്ന് നിന്ദിച്ചേക്കാന്ന് വിചാരിക്കും ആൾക്കാർ. കാരണം എന്ത് പറഞ്ഞാലും വേഷത്തില്ലെങ്കിൽ രണ്ട് ചീത്ത പറയാമെന്ന് വിചാരിച്ചു. കാരണം എന്ത് പറഞ്ഞാലും വേഷത്തിൽ സ്ഥിതപ്രജ്ഞൻ തന്നെ. ഇങ്ങനെ ആൾക്കാരെ പറഞ്ഞു പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ചു കിട്ടുന്ന ഇതായിരിക്കും. ആൾക്കാരത് പറയാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, എന്ത് പറഞ്ഞാലും വേഷത്തില്ല, സ്തുതിയും നിന്ദിയൊക്കെ ഒരുപോലെയാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ വിചാരിക്കും എന്നാൽ സ്തുതിക്കുന്നതിനും നല്ല നിന്ദിക്കുന്നതാണെന്ന് വിചാരിക്കും. കാരണം എന്തായാലും ദോഷമുണ്ട്, ഒന്നും ബാധിക്കത്തില്ല. അപ്പോൾ പ്രതിഫലമായി കിട്ടുന്നത് നിന്ദയായിരിക്കും. അപ്പോൾ അത് അപകടമാണ്. ആൾക്കാർക്ക് അതൊരു ലൈസൻസ് കൊടുക്കുകയായിരിക്കും. എന്താണ് എന്തും പറയാം, സ്ഥിതപ്രജ്ഞനല്ലേ സഹിച്ചോളൂ നമുക്ക് പറയാമെന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെ പറഞ്ഞ് നമ്മൾ അല്ലെങ്കിൽ ആരും തന്നെ അങ്ങനെ സ്ഥിതപ്രജ്ഞനെന്ന് കരുതി ആരെയും കയറി നിന്ദിക്കാനും പോകരുത്. അത് ഈ ബ്രാഹ്മണത്വവും ചണ്ഡാലത്വവും പോലെയാണ്, അതും അങ്ങനെ അനുഷ്ഠിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? അതും വ്യക്തമായി പറയുന്നുണ്ട്, സ്തുതിയുടെ ഫലം അനുഗ്രഹമാണ്, അത് പ്രകൃതിയിൽ നിന്ന് തന്നെ സംഭവിച്ചോളൂ. നിന്ദയുടെ ഫലം നിഗ്രഹമാണ്, അതും പ്രകൃതിയിൽ നിന്ന് സംഭവിച്ചോളൂ. അപ്പൊ സ്ഥിതപ്രജ്ഞനം ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി കയറി നിന്ദിച്ചു കഴിഞ്ഞാലും അത് അപകടമാണ്, അതിന്റെ ഫലമായി തിരിച്ചു വരുന്നത് നിഗ്രഹമായിരിക്കും. അതുകൊണ്ട് സ്തുതിക്കുന്നത് തന്നെയാണ് ഉത്തമം, നിന്ദിക്കുന്നത് ഒരിക്കലും ഉത്തമമല്ല. കാരണം നിന്ദയും സ്തുതിയല്ല അതാതിന്റെ, അല്ലെങ്കിൽ ഒരു ഗുണാതീതനെ അല്ലെങ്കിൽ ഒരു ഗുരുവിനെ സ്തുതിക്കുന്നതിനും അർത്ഥമില്ലെന്ന് വരും. സാധാരണ ഗുരുക്കന്മാരെ സ്തുതിക്കാറുണ്ടല്ലോ നമ്മൾ, അവരെ സ്തുതിക്കാറുണ്ട്, പൂജിക്കാറുണ്ട്. നിങ്ങൾ മറിച്ചാണ് ഇത് വ്യാഖ്യാനിക്കുന്നതെങ്കിൽ എന്തുവരും? തുല്യ നിന്ദാസ്തുതി. നിന്ദയും സ്തുതിയും ഒന്നും അവിടെ ഏശുന്നില്ല. സ്ഥിതപ്രജ്ഞനെന്ന് പറഞ്ഞാൽ ഒരു ഉരുക്ക് പോലെ ഇരിക്കുന്ന ആളാണ് എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ സ്തുതിക്കുന്നതിൽ ഒരർത്ഥമില്ല എന്ന് വരും. ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിൽ ഒരർത്ഥമില്ലാതെ വരും. കാരണം ഉരുക്കിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? ആ സമയം കൂടി വേറെന്തെങ്കിലും പണി ചെയ്യുന്നതായിരിക്കും സൗകര്യം എന്ന് വിചാരിക്കുന്നു. അങ്ങനെയല്ല, സ്തുതി അതിൻ്റെതായ പ്രതികരണത്തെ ഉണ്ടാക്കും സ്ഥിതപ്രജ്ഞന്, അത് അനുഗ്രഹത്തെ ഉണ്ടാക്കും. അതുകൊണ്ടാണ് സ്തുതിക്കുന്നത്. ശാസ്ത്ര സ്തുതിക്കുന്നു, നമ്മുടെ പരമ്പര സ്തുതിക്കുന്നു ഗുരുക്കന്മാരെ. ആ സ്തുതിക്ക് അത് അർത്ഥവത്താണ്, അതാണ് അനുഗ്രഹത്തെ കൊടുക്കുന്നത്. അപ്പോൾ സ്തുതിക്കണം. പിന്നെ ചിലർ മറ്റു രീതിയിലും ധരിക്കാറുണ്ട്. എന്താണോ ഈ സ്തുതിക്കുന്നതിലൊന്നും അർത്ഥമില്ല. അങ്ങനെ ഒരിക്കലും ഒരു സാധകൻ ചിന്തിക്കാനേ പാടില്ല. പൂജിക്കുന്നതിൽ അർത്ഥമില്ല, അർത്ഥമില്ലാതെ ഒന്നും ചെയ്യാനും പാടില്ല. എന്നുവെച്ചാൽ ഇതിന്റെ ഒന്നും താല്പര്യത്തെ മനസ്സിലാക്കാതെ കേവലം ഒരു ആചാര്യം എന്നുള്ള ഒരാചാരം എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ലോകബോധ്യത്തിന് വേണ്ടി ഗുരുക്കന്മാരെ സ്തുതിക്കുന്നതിലും പൂജിക്കുന്നതിലും ഒന്നും അർത്ഥമില്ല. മറിച്ചാണെങ്കിലോ അതൊക്കെ വളരെ അർത്ഥവത്താണ്. സാധകന്മാർക്കത് ഒഴിച്ചുകൂടാൻ വയ്യാത്തതുമാണ്. ഗുരുവിന്റെ മുമ്പിൽ അദ്വൈതം പാടില്ല എന്ന് സ്പഷ്ടമായി പറയുന്നതുകൊണ്ടാണ്. ഞാനും ആത്മാവ്, താനും ആത്മാവ്, പിന്നെ ഞാൻ ഇതിനകത്ത് തന്നെ സ്തുതിക്കുന്നത് എന്ന് ഗുരുവിന്റെ മുമ്പിൽ ഒരു സാധകൻ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. എന്തുകൊണ്ട് പറയുന്നു? കാരണം തുല്യ നിന്ദ ആത്മസംസ്കൃതി എന്ന് പറയുന്നതിന്റെ താല്പര്യം അതാണ്. എന്താണ് ആ തുല്യത നിൽക്കുന്ന സ്ഥാനം? വേറെ, അത് ആ ഗുരുവിന്റെ ആത്മനിഷ്ഠമായ ഭാവത്തിനാണ്. പക്ഷെ അവിടെ തന്നെ ആ ഗുരുവിൽ തന്നെ അന്ധക്കരണത്തിൽ സ്തുതി അംഗീകരിക്കുകയും നിന്ദയെ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഭാവങ്ങളുമുണ്ട്. അപ്പോൾ ആ ഭാവത്തിൽ നിന്ന് അനുകൂല പ്രതികൂലതകളുണ്ടാവും. അതാണ് ഗുരുക്കന്മാരുടെ കാരുണ്യമെന്നും മറ്റും പറയുന്നത്. ആ കാരുണ്യത്തിൻ്റെ ഒരു സ്ഥാനവുമുണ്ട്. അപ്പോൾ അനുഗ്രഹത്തിന് വേണ്ടി സ്തുതിക്കണം. സാധകന്മാർ സ്തുതിച്ചേ തീരും. അതൊന്നും അദ്വൈതത്തിന് വിരോധമായ കാര്യങ്ങളുമല്ല. അങ്ങനെ ധരിക്കുന്നവരുമുണ്ട് മുറി വേദാന്തികളും. എന്താണ്, അദ്വൈതം പഠിച്ചു കഴിഞ്ഞാൽ, അദ്വൈതം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ശിഷ്യന്മാർക്ക് ഗുരുത്വം നഷ്ടപ്പെട്ടു പോകും, അങ്ങനെ കരുതുന്ന ആൾക്കാരുമുണ്ട്. പിന്നെ അവരുടെ ഗുരുത്വം നഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ പിന്നെ അവർ ഗുരുവിനെ അംഗീകരിക്കത്തില്ല എന്ന് പറഞ്ഞ് അവർ ധരിച്ചിരിക്കുന്നത് വിവരദോഷികളാണ് ഈ ഗുരുക്കന്മാർ അംഗീകരിക്കുന്നതെന്നാണ്. വിവരം വന്നു കഴിഞ്ഞാൽ പിന്നെ അംഗീകരിക്കില്ലെന്നാണ് ധരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന സാധനകൾക്കും പൂജകൾക്കും എല്ലാം വിവരം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും കാണത്തില്ലെന്ന് ധരിക്കുന്നവരുമുണ്ട്. അതും മഹാബദ്ധമാണ്. അദ്വൈതത്തിൽ ഒരിക്കലും ഇതൊന്നും പഠിപ്പിക്കുന്നില്ല. എന്താണ്, ഗുരുവിനെ നിന്ദിക്കാനും ഗുരുവിനെ ഗുരു അല്ലാതെ കാണാനും ഒന്നും അദ്വൈതത്തിൽ ഒരിടത്തും പറയുന്നില്ല. അദ്വൈതത്തിൻ്റെ ഏത് പാഠം തുടങ്ങുന്നിടത്തും ഗുരുവിനെ സ്തുതിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ഗുരുവിന് ഗുരുവിൻ്റെതായ സ്ഥാനമുണ്ട്, ശിഷ്യന് ശിഷ്യൻ്റെതായ സ്ഥാനമുണ്ട്. അല്പസ്വല്പം എവിടുന്നെങ്കിലും എന്തെങ്കിലും വേദാന്തമൊക്കെ വായിച്ച് മനസ്സിലാക്കി, പത്രത്തിൽ വായിച്ച് മനസ്സിലാക്കിയാലും മതി. അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നെല്ലാം വെറുതെ ഉരുവിട്ട് നടക്കുന്ന മൂഢന്മാരാണോ? അങ്ങനെ ധരിച്ചു പോകുന്ന എന്താണോ, ഈ അദ്വൈതം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഗുരുവിനെ അംഗീകരിക്കത്തില്ല, ഗുരുശിഷ്യഭാവം ഇല്ലാതെ പോവും. അത് വിവേകമുള്ളവരൊരിക്കലും അങ്ങനെ ധരിക്കത്തില്ല. അതൊന്നും ഒരിക്കലും നഷ്ടപ്പെടുന്നതാണ്. പിന്നെ ഗുരുക്കന്മാർക്ക് അങ്ങനെ ഒരു ഭയവുമില്ല. എങ്ങനെയാണ്, ആരെങ്കിലും എന്നെ കയറി നിന്ദിച്ചു കളയുമോ? അങ്ങനെ ഒരു ഭയമുള്ളവരല്ല ഗുരു. ഗുരുക്കന്മാരങ്ങനെയൊന്നും ഒരിക്കലും ആശങ്കയുള്ളവരല്ല. അതുകൊണ്ട് സ്തുതി, പൂജ ഇത്തരം കാര്യങ്ങളെയൊന്നും ഒരിക്കലും അദ്വൈതം നിഷേധിക്കുന്നില്ല, മറിച്ച് അതിനേക്ക് അംഗീകരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഗുരു സാധാരണ മനുഷ്യരെ പോലെ, സാധാരണ മനുഷ്യനെ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ പുകഴ്ത്തുക. ആ പുകഴ്ത്തുള്ള അയാൾ എന്ത് ചെയ്യും? മതിമറക്കും. അയാളെ നിന്ദിച്ചു കഴിഞ്ഞാൽ അയാൾ വളരെ ദുഃഖിതനാകും. അയാൾക്ക് ആ മതിമറക്കുന്ന ദുഃഖിതനാകുന്ന ഒരു ഭാവമേ ഉള്ളൂ അയാളിൽ. ഉള്ളിലും പുറത്തുമൊക്കെ ആ ഒരു ഭാവമേ ഉള്ളൂ. ആ ഒരു ഭാവം അല്ല സ്ഥിതപ്രജ്ഞനിരിക്കുന്നത്. അപ്പൊ ഈ സ്തുതിയോടും നിന്ദയോടും അതാത് രീതിയിൽ പ്രതികരിക്കുന്ന ഒരു ഭാവം ബാഹ്യമായി നിലനിൽക്കുക തന്നെ ആന്തരികമായി ഇതിനെ ഒന്നും സ്പർശിക്കാത്ത സ്വസ്ഥമായ ഒരു ഭാവമുണ്ട്. അതാണ് ഭഗവാൻ എടുത്തു പറഞ്ഞത്. എന്താണോ, സർവവും ഞാൻ ചെയ്യുന്നുണ്ടെങ്കിലും ഒന്നും ഞാൻ ചെയ്യുന്നില്ല. അതിന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഭത്വാവിധ ഇമാൻ ലോകാണ്, ഈ ലോകത്തെ മുഴുവൻ കൊന്നാലും ഞാൻ കൊല്ലുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണോ അതിന്റെ താല്പര്യം? ഇത് തന്നെയാണ്. കൊല്ലാത്ത ഒരു ഭാവവും കൊല്ലുന്ന ഒരു ഭാവവും രണ്ടുമുണ്ട്. സാധാരണ മനുഷ്യനും ഭഗവാനും തമ്മിൽ വ്യത്യാസമതേ ഉള്ളൂ. സാധാരണ മനുഷ്യനിൽ ആ കൊല്ലുന്ന ഒരു ഭാവം മാത്രമേ ഉള്ളൂ. ഭഗവാനിലാണെങ്കിലോ ആ കൊല്ലാത്ത ഒരു ഭാവവുമുണ്ട്. കാരണം ഈ പ്രപഞ്ചത്തിന്റെ നന്മയും തിന്മയും എല്ലാ ഭാവങ്ങളെയും ധരിച്ചു നിൽക്കുന്ന ഭഗവാൻ തന്നെ. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ ഉള്ള ഏതെങ്കിലും ഒന്ന് തന്നിലില്ലെന്ന് ഭഗവാൻ പറയാൻ പറ്റത്തില്ല. പക്ഷേ നീ കാണുന്ന ഈ പ്രപഞ്ചഭാവങ്ങൾക്ക് ഉപരിയാണ് എന്റെ വാസ്തവസ്ഥാനം എന്നുള്ളത് ഭഗവാന് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇത് രണ്ടും പറയുന്നത്. ഇത് തന്നെയാണ് ഗുരുവിന്റെയും സ്ഥിതപ്രജ്ഞന്റെയൊക്കെ അവസ്ഥ. ഗുണാതീതന്റെ അവസ്ഥ ഇത് തന്നെയാണ്. ഇതിനെ സമന്വയമായി മനസ്സിലാക്കുന്നിടത്താണ് നമുക്ക് ഈ ആധ്യാത്മിക തത്വത്തിന്റെ രഹസ്യം എന്താണെന്ന് പിടികിട്ടുന്നത്. അപ്പോൾ മാത്രമേ അതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ ധാരണ നമ്മുടെ ഉള്ളിലുണ്ടാകത്തുള്ളൂ. ധാരണ അവനവന്റെ ഉള്ളിൽ തന്നെ ആ ധാരണ വികസിക്കണം. ഉള്ളിലേക്ക് അടിച്ച് ഏൽപ്പിച്ച് അതുകൊണ്ട് അത് പതിയുന്ന ഒന്നല്ല. അവന്റെ ഉള്ളിൽ അത് തെളിഞ്ഞു വരണം. എന്താണ് ഈ പറയുന്ന തത്വത്തിന്റെ രഹസ്യം എന്നുള്ളത്. അതുകൊണ്ടാണ് അതിന് രഹസ്യം എന്ന് പേര് തന്നെ പറയുന്നത്. എന്തുകൊണ്ടാണ് രഹസ്യം എന്ന് വെച്ചാൽ രഹസ്യസ്ഥിതി എന്ന് പറഞ്ഞാൽ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നത്, ഉള്ളിൽ വിളങ്ങുന്നതെന്ന് പറയും. അതാണ് ഇവിടെ പറയുന്നത് തുല്യ നിന്ദാത്മസംസ്തുതി. നിന്ദാജ ആത്മസംസ്തുതി നിന്ദാത്മസംസ്തുതി തുല്യേ നിന്ദാത്മസംസ്തുതി യേശയദേഹി. അവിടെ പറയുന്നു, നേരത്തെയും പറഞ്ഞു സന്യാസി, ഇവിടെ പറഞ്ഞു യതി. അതിനകത്തെടുത്ത് പറയുന്നത് ഭാഷകാരൻ, കാരണം ഇത് ഒരു യതിക്ക് ഇത് ആവശ്യമാണ്. പറഞ്ഞല്ലോ ഗുണാതീതന് പിന്നെ ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ഗുണാതീതനാകാൻ പരിശ്രമിക്കുന്നവനാണ് യതി അല്ലെങ്കിൽ സന്യാസി എന്ന് പറയുന്നത്. അവനും എന്ത് ചെയ്യണം? സ തുല്യനിന്ദാത്മസംസ്തുതി. അവനും ഈ തുല്യനിന്ദാത്മ സംസ്തുതിയെ തത്വത്തെ അവനും ഗ്രഹിക്കണം, അവന്റെ ഉള്ളിൽ ഗ്രഹിക്കണം. ഉള്ളിൽ ഗ്രഹിച്ച് അതിനനുസരിച്ച് അവൻ ആചരിക്കണം. ഈ നിന്ദ സ്തുതികളിൽ നിന്ന് അതീതനായി ഇരിക്കുന്ന തന്റെ ആത്മഭാവത്തെ അവലംബിച്ച് ഈ പ്രപഞ്ച വ്യവഹാരങ്ങളിൽ നിലനിൽക്കാൻ അവന് കഴിയണം. അതാണ് യതി. യതി എന്ന് പറഞ്ഞാൽ യത്നം ചെയ്യുന്നവൻ, പരിശ്രമിക്കുന്നവൻ എന്നാണ് അർത്ഥം. സിദ്ധൻ എന്നല്ല അർത്ഥം. അവൻ ഇക്കാര്യത്തിൽ പരിശ്രമം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ള തന്റെ ഒരു ആത്മഭാവത്തെ അവലംബിക്കുന്നതാണ് ആ യതിയുടെ സാധന എന്ന് പറയുന്നത്. അങ്ങനെ ഒന്ന് തന്നിലുണ്ട് എന്ന് ഉള്ളുകൊണ്ട് അവൻ ഉണർന്നിരിക്കുക, അതാണ്. അതുകൊണ്ടാണ് അവിടെ പ്രത്യേകിച്ച് യതി എന്ന് പറയുന്നത്. അവനും എന്ത് ചെയ്യുന്നു? ഗുണാതീതൻ എന്ന് പറയുന്ന അവസ്ഥയെ പ്രാപിക്കുന്നു. ഇതെല്ലാം സാധനയായിട്ട് ഇവിടെ നിർദ്ദേശിച്ചിരിക്കുകയാണ്. സമ സുഖ ദുഃഖസുഖ, ദുഃഖസുഖങ്ങളിൽ സമനായിരിക്കുന്നവൻ, സ്വസ്ഥൻ, തന്നിൽ തന്നെ സ്ഥിതി ചെയ്യുന്നവൻ, സമലോഷ്ടാസ്മകാഞ്ചന, ലോഷ്ടാസ്മകാഞ്ചനങ്ങളിൽ തുല്യനായിരിക്കുന്നവൻ, തുല്യപ്രിയാപ്രിയ, പ്രിയാപ്രിയങ്ങളിൽ തുല്യനായിരിക്കുന്നവൻ, ധീര, വിവേകി, തുല്യനിന്ദാത്മസംസ്തുതി, നിന്ദാത്മസംസ്തുതികളിൽ തുല്യനായിരിക്കുന്നവൻ, സമ ദുഃഖ സുഖ സ്വസ്ഥ, സമലോഷ്ടാസ്മകാഞ്ചന, തുല്യപ്രിയാ പ്രിയോ ധീര, തുല്യനിന്ദാത്മസംസ്തുതി, മാനാപമാനയോസ്തുല്യ, തുല്യോ മിത്രാരിപക്ഷയോ, സർവാരംഭപരിത്യാഗി, ഗുണാതീതസ്സ ഉച്യതേ കിഞ്ച മാനാപമാനയോ തുല്യഃ. ഇവിടെയും മുമ്പ് പറഞ്ഞതുപോലെ തന്നെ മനസ്സിലാക്കണം. നിന്ദാത്മസംസ്തുതി നിന്ദ അപമാനത്തെ ഉണ്ടാക്കുന്നു, സ്തുതി മാനത്തെ ഉണ്ടാക്കുന്നു. നമ്മളെ സ്തുതിച്ചു കഴിഞ്ഞാൽ ആ സ്തുതി കേൾക്കുമ്പോൾ ഉള്ളിൽ മാനഭാവം ഉണ്ടാകുന്നു, അഭിമാനം ഉണ്ടാകും. നിന്ദിച്ചു കഴിഞ്ഞാലോ അപമാന ബോധം ഉണ്ടാകും, അപമാനിച്ചു എന്നുള്ള ബോധം ഉണ്ടാകും. അപ്പോൾ ഇവിടെ ശ്രോതാവിന്റെ പക്ഷത്തു നിന്ന് ചെയ്യുന്നതാണ് നിന്ദയും സ്തുതിയും. സ്ഥിതപ്രജ്ഞന്റെ അനുഭവത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ടാണ് മാനവും അപമാനം. ഈ മാന അപമാനങ്ങളിൽ തുല്യനായിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണോ, ഈ സ്ഥിതപ്രജ്ഞനും മാനത്തെയും അപമാനത്തെയും തിരിച്ചറിയുന്നു. തിരിച്ചറിയണമെങ്കിൽ എന്ത് വേണം? മാന അപമാനങ്ങളുടെ അനുഭവം ഉണ്ടാവണം, അല്ലെ? അങ്ങനെ തിരിച്ചറിയും ഇത് ചുവപ്പാണ് ഇത് പച്ചയാണ് എന്ന് രണ്ട് നിറങ്ങളെ കണ്ട് തിരിച്ചറിയണമെങ്കിൽ എന്ത് വേണം? അവനാദ്യം എന്താണ് ചുവപ്പ് എന്താണ് പച്ച എന്നുള്ള അനുഭവം ഉണ്ടാവും. സ്ഥിതപ്രജ്ഞനും ഉണ്ടാകുന്ന അനുഭവം എന്താണ്? മാനത്തിന്റെ അനുഭവം ഉണ്ടാകുന്നു, അപമാനത്തിന്റെ അനുഭവം ഉണ്ടാകുന്നു. പിന്നെ എന്തു വരുന്നു? ആ സ്ഥിതപ്രജ്ഞൻ അവിടെ തുല്യനായിരിക്കുന്നു. അത് രണ്ടാമതാണ്. ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ്? അവിടെ ഈ സംഭവിക്കുന്നു മാനാഭിമാനങ്ങൾ. പക്ഷെ ആ മാനാപമാനങ്ങൾക്ക് അപ്പുറമാണ് സ്ഥിതപ്രജ്ഞന്റെ തുല്യത. സ്ഥിതപ്രജ്ഞന്റെ തുല്യതയെ ആ മാനാപമാനങ്ങൾ സ്പർശിക്കുന്നില്ല. അതാണ് അസംഗത എന്ന് പറയുന്നത്. അല്ലാതെ സാധാരണ ഒഴുക്കം മറ്റു നമ്മൾ പറഞ്ഞു വരുന്നതിൽ എന്താണ്? സ്ഥിതപ്രജ്ഞനും മാനോ അപമാനവും ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കങ്ങ് അപമാനിച്ചേക്കാം. എന്താണ് അതില്ലല്ലോ, പിന്നെ അപമാനിച്ചാലെന്താ? അല്ലെങ്കിൽ നോക്കാം, നമ്മൾ നിന്ദിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് അപമാനം വരുമെന്ന് നോക്കാമെന്ന് നിന്ദിച്ചു നോക്കാം എന്നും കരുതും. അതല്ല അതിന്റെ താല്പര്യം. മാനാപമാനങ്ങൾ ഉണ്ട്. ആ സ്ഥിതപ്രജ്ഞന്റെ അന്ധകരണത്തിന്റെ ഏതോ ഒരു തലങ്ങളിൽ ഇതെല്ലാം പ്രകടമാകുന്നുണ്ട്. പരീക്ഷിച്ചു നോക്കുക. നിങ്ങൾ ഗുണാതീതനാണെന്ന് കരുതുന്ന ആളിന്റെ മുമ്പിൽ പോയിട്ട് അനുകൂലമായ ഭാവങ്ങൾ പറയുക, അവിടെ സന്തോഷം പ്രകടമാകും. വിപരീതമായ ഭാവങ്ങൾ പറയുക, പറയുന്ന ഭാവങ്ങൾക്കനുസരിച്ച് പ്രതികരണം നമ്മൾ കാണും. ദുഃഖം കാണും, ഭയം കാണും, കോപം വരും, സന്തോഷം വരും. ഇതൊക്കെ പ്രകടമാകുന്ന ഇവിടെ അതിൻ്റെതായൊരു തലമുണ്ട്. അതിൻ്റെ ഏറ്റവും സ്ഥൂലമായ ബാഹ്യമായ തലങ്ങൾ അത് അജ്ഞന്റേതുപോലെ അല്ല പ്രകടമാകുന്നെങ്കിലും അത് പ്രകടമായി തന്നെ തീരും. കാരണം അത് ഗുണേഷു വർത്തന്തേ, നേരത്തെ പറഞ്ഞ അതാണ്, ഗുണം ഗുണങ്ങളോട് പ്രവർത്തിക്കുന്നു. നിന്ദ എന്ന് പറയുന്ന ഗുണത്തിനോട് മറ്റൊരു ഗുണം പ്രവർത്തിക്കുന്നതാണ് അവിടെ വരുന്ന അപമാനം. സ്തുതി എന്ന് പറയുന്ന ഗുണത്തിനോട് മറ്റൊരു ഗുണം പ്രവർത്തിക്കുന്നതാണ് മാനം. ഇതെല്ലാം അവിടെ വരുന്നുണ്ട്. അതാണ് മാന അപമാനയോ സ്തുതി. പക്ഷെ അവിടെ എന്ത് ചെയ്യുന്നു? വ്യത്യാസം എന്താണ്? അവിടെ സമനായിരിക്കുന്നു. അതായത് വികാരങ്ങളിൽ വികാരമില്ലാത്തവനായിരിക്കുന്നു എന്നർത്ഥം. അതാണ് കൊല്ലുന്നെങ്കിലും കൊല്ലാതിരിക്കുന്നു എന്ന് പറയുന്നതാണ്. അല്ല, ഞാൻ കൊല്ലാതിരിക്കുന്നു എന്നല്ല പറയുന്നു, ചെയ്യുന്നെങ്കിലും ചെയ്യാതിരിക്കുന്നു എന്നാണ് പറയുന്നത്. അല്ല, ചെയ്യുന്നില്ലെന്നല്ല പറയുന്നു, അത് രണ്ടും രണ്ടാണ്. ചെയ്യുന്നില്ല എന്ന് പറയുന്നത് എന്താണ്? അത് തമസാണ്. പക്ഷെ ചെയ്യുന്നുണ്ടെങ്കിലും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോഴോ അത് ഗുണാതീത ഭാവമാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് നിർവികാര? മുൻ പറഞ്ഞ വികാരങ്ങളിൽ അവൻ നിർവികാരനായിരിക്കുന്നു എന്നർത്ഥം. മാനാപമാനങ്ങളാകുന്ന വികാരങ്ങളിൽ ഗുണാതീതൻ നിർവികാരനായിരിക്കുന്നു. അപ്പൊ ആ നിർവികാരഭാവത്തിന്റെ തന്നെ, ഗുണാതീതന്റെ തന്നെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആ നിർവികാരഭാവത്തിലേക്ക് കടന്നു ചെല്ലാതെ ഒരാൾക്ക് ഈ നിർവികാരം എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാകത്തില്ല. അതുപോലെ തന്നെ തുല്യോ മിത്രാരിപക്ഷയോഹോ. യദ്യപി ഉദാസീന ഭവന്തി കേചിത് സ്വഭിപ്രായേണ തഥാപി പരാഭിപ്രായേണ മിത്രാരിപക്ഷയോരിവ ഭവന്തി. മിത്രപക്ഷം ശത്രുപക്ഷം അതെങ്ങനെയാ? ഗുണാതീതനും ജ്ഞാനിക്കെന്താ ശത്രുവും മിത്രവും നമ്മൾ ചോദിക്കും. പക്ഷെ അതും ഈ തരത്തിൽ തന്നെ മനസ്സിലാക്കണം. ഇതിന്റെ പ്യുദാസീന ഭവന്തി കേജ് സ്വാഭിപ്രായണ തന്റെ നിലയിൽ എന്നുവെച്ചാൽ തന്റെ ആ നിർവികാരമായ ഭാവത്തിൽ ഉദാസീനതയാണ്, മിത്രത്തിനും ശത്രുവിനും ഉദാസീനതയാണ്. അവിടെ ശത്രുമിത്രങ്ങളില്ല. അത് നേരത്തെ പറഞ്ഞ സമത്വമാണ്. തഥാപി പരാഭിപ്രായണ മിത്രാരിപക്ഷിയോരിവ്. പക്ഷെ നമ്മൾ കാണുന്ന ഒരു തലമുണ്ട്, ഉദാസീനൻ. അവിടെ ശത്രുമിത്ര ഭാവങ്ങളുണ്ട്. അതാണ് പരാഭിപ്രായം എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഇതിന് പരാഭിപ്രായം എന്ന് പറയാൻ കാരണം? ഞാൻ പറഞ്ഞല്ലോ, ഗുണാതീതന്റെ മുമ്പിൽ ചെന്ന് തന്റെ ഗുണങ്ങളെ പ്രകടിപ്പിച്ചാൽ നമുക്ക് അനുഭവപ്പെടുന്ന പ്രതികരണങ്ങൾ, അവിടെയാണ് ഈ ശത്രുമിത്രഭാവങ്ങളെല്ലാം ഉള്ളത്, മാനാപമാനങ്ങളെല്ലാം ഉള്ളത്. അതാണ് പരാഭിപ്രായം എന്ന് പറഞ്ഞു. സ്വനിലയ്ക്കല്ല, സ്വനിലയ്ക്കെപ്പോഴും ശാന്തഭാവത്തിലാണ്, നിർവികാരഭാവത്തിലാണ്. പക്ഷെ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു തലമുണ്ട്, ആ തലത്തിലാണ് മാനാപമാനങ്ങളും ശത്രുമിത്രങ്ങളും എല്ലാം നിലനിൽക്കുന്നത്. ഇപ്പൊ ശത്രുവിന് ശത്രുവും മിത്രവും ഇല്ല എന്നുള്ള അർത്ഥത്തിലല്ല. ശത്രു ഉണ്ടെങ്കിൽ ഗുണാതീതന് ശത്രുവിനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ള അർത്ഥത്തിലല്ല, മിത്രത്തെ തിരിച്ചറിയാൻ കഴിയത്തില്ല എന്നുള്ള അർത്ഥത്തിലല്ല. അവിടെ എല്ലാം ശത്രുവിനെയും മിത്രത്തെയൊക്കെ തിരിച്ചറിയുന്നുണ്ട്. ശത്രു നിന്ദിക്കുന്നു, മിത്ര സ്തുതിക്കുന്നു. അപ്പൊ ആ നിന്ദാസ്തുതികളെ തിരിച്ചറിയുന്നത് പോലെ സ്തുതിക്കുന്നവനെയും തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ അനുഗ്രഹ നിഗ്രഹങ്ങളെല്ലാം സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഉപനിഷത്തിൽ തന്നെ പറയുന്നത്, എന്താണ്? ആത്മാനിഷ്ഠനെ സ്തുതിക്കുന്നവനിൽ അവനിൽ പ്രാരബ്ധരൂപത്തിലിരിക്കുന്ന ഗുണങ്ങളെല്ലാം അങ്ങോട്ട് പ്രവഹിക്കുന്നു എന്നും മറ്റും പറയുന്നതാണ്. അവന് പ്രാരബ്ധരൂപത്തിലിരിക്കുന്ന പാപങ്ങളെല്ലാം നിന്ദിക്കുന്നവനിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് കൊണ്ടാണ്. അപ്പൊ സ്തുതിക്കുന്നവൻ എന്ത് ചെയ്യുന്നു? ആ പുണ്യത്തെ സ്വീകരിക്കുന്നു, നിന്ദിക്കുന്നവൻ പാപത്തെ സ്വീകരിക്കുന്നു എന്നൊക്കെ പറയുന്ന ഇതുകൊണ്ടാണ്. അപ്പൊ ശത്രുമിത്രങ്ങൾ അവിടെ ഉണ്ട്. പക്ഷേ ആ നിർവികാര ഭാവത്തിൽ ശത്രുമിത്രങ്ങളൊന്നുമില്ല, അവിടെ സമത്വം തന്നെ. അതുകൊണ്ട് പറയുന്ന എന്താണ്? മിത്രാരിപക്ഷയോഹോ തുല്യ. മിത്രാരിപക്ഷങ്ങളിൽ, മിത്രപക്ഷത്തിലും ശത്രുപക്ഷത്തിലും അവൻ സമനായിരിക്കുന്നു. അപ്പോ ചില ചോദിക്കും, അപ്പോ ഈ സ്ഥിതപ്രജ്ഞൻ ആഗ്രഹിക്കുമോ തന്നെ സ്തുതിക്കുന്നവന് നന്മ വരണം, തന്നെ നിന്ദിക്കുന്നവന് ദോഷം വരണം എന്നൊക്കെ ആഗ്രഹിക്കുമോ? കാരണം അനുഗ്രഹവും നിഗ്രഹവും സംഭവിക്കുന്നു എന്നാണോ പറയുന്നത്? സാധാരണ അജ്ഞനെ സ്തുതിക്കുകയും നിന്ദിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അജ്ഞൻ ആഗ്രഹിക്കും തന്നെ സ്തുതിക്കുന്നവന് നന്മ വരട്ടെ, തന്നെ നിന്ദിക്കുന്നവന് തിന്മ വരട്ടെ എന്ന് ആഗ്രഹിക്കും. സ്ഥിതപ്രജ്ഞനെ അതീതനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രത്യേകിച്ചൊരു കൽപ്പനയുടെ ആവശ്യമില്ല. എന്തുകൊണ്ട്? ഈ പ്രകൃതിയുടെ നിയമത്തെ സ്ഥിതപ്രജ്ഞൻ ഗ്രഹിച്ചിരിക്കുന്നു. ഈശ്വരീയമായ നിയമത്തെ സ്ഥിതപ്രജ്ഞൻ സാക്ഷാത്കരിച്ചിരിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു ആയാസം സ്ഥിതപ്രജ്ഞനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ല. എന്തുകൊണ്ട്? അത് അതാതാതിന്റെ നിയമങ്ങൾക്കനുസരിച്ച് സംഭവിച്ചോളൂന്നറിയാം. സ്തുതിക്കുന്നവന് കിട്ടേണ്ടത് നന്മയാണെന്ന്, അത് അതിന്റെ വഴിക്ക് തന്നെ പ്രവർത്തിക്കുമെന്നും അറിയാം. നിന്ദിക്കുന്നവന് കിട്ടേണ്ടത് തിന്മയാണെന്നും അത് അതിന്റെ വഴിക്ക് തന്നെ ചെല്ലുമെന്നും അറിയാം. അതുകൊണ്ടൊരു അജ്ഞനെപ്പോലെ അഹന്താമൂലകമായി അയാൾ സങ്കല്പിക്കുന്നില്ല. എന്നാൽ അതെല്ലാം സ്ഥിതപ്രജ്ഞന്റെ പ്രകൃതിയിൽ സഹജമായി സംഭവിച്ചുകൊണ്ടുവരികയും അത് ഈശ്വരീയ നിയമം അനുസരിച്ച് സങ്കല്പിക്കുന്ന. കാരണം സ്ഥിതപ്രജ്ഞൻ അല്ലെങ്കിൽ ഗുണാതീതൻ പിന്നെ അവിടെ തന്റേതായ കാമസങ്കല്പാദികളെ സൂക്ഷിക്കുന്നില്ല. ഒരാളെ പ്രത്യേകിച്ച് അനുഗ്രഹിക്കാനും നിഗ്രഹിക്കാനും വേണ്ടിയിട്ടുള്ള സ്വാർത്ഥ അധിഷ്ഠിതമായ കാമസങ്കല്പാദികളൊന്നും അവിടെ സൂക്ഷിച്ചു വയ്ക്കുന്നില്ല. എന്നാൽ സർവവും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതങ്ങനെ ഈശ്വരീയമായ നിയമമനുസരിച്ച് അതെല്ലാം സംഭവിച്ചോളൂ. അപ്പോ സ്തുതിക്കുന്നവന് അനുകൂല ഭാവങ്ങളുണ്ടാകും, നിന്ദിക്കുന്നവന് പ്രതികൂല ഭാവമുണ്ടാകും. അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ടാണ് ഗുരുക്കന്മാരെ പൂജിക്കുന്നതും അവരുടെ അനുഗ്രഹങ്ങൾ, മുക്തിക്ക് വരെ അവരുടെ അനുഗ്രഹങ്ങൾ ഒരാൾക്ക് ലഭിക്കുന്നു. അതുകൊണ്ടാണ് അയം തുല്യോ മിത്രാരിപക്ഷയോഹോ, അവൻ മിത്രാരിപക്ഷങ്ങളിൽ തുല്യനായിരിക്കുന്നു. അവനെ സംബന്ധിച്ച് അവൻ ആത്മനിഷ്ഠമായി സ്വാർത്ഥമായി ഒന്നും സങ്കല്പിക്കുന്നില്ല. ഇവൻ നന്നാകട്ടെ, ഇവൻ നശിക്കട്ടെ. പക്ഷേ ആ പ്രകൃതിയിൽ ഇത് ഈ സങ്കല്പങ്ങളെല്ലാം നടക്കുന്നു. അനുഗ്രഹത്തിന്റെയും നിഗ്രഹത്തിന്റെയും സങ്കല്പങ്ങളെല്ലാം അവിടെ സംഭവിക്കുന്നു. അത് പ്രകൃതി തന്നെ നിറവേറ്റുന്നു. സർവാരംഭ പരിത്യാഗി, അവൻ സർവകർമ്മങ്ങളെയും പരിത്യജിച്ചിരിക്കുന്നു എന്നർത്ഥം. ദുഷ്ട അദുഷ്ടാർത്ഥാനി കർമാണി ആരഭ്യന്തേ ഇത്യ ആരംഭ. ദുഷ്ടമായ പ്രയോജനത്തിനും അദുഷ്ടമായ, അദുഷ്ടപ്രയോജനം എന്ന് പറയുമ്പോൾ സ്വർഗാദികൾ, ദുഷ്ടപ്രയോജനം എന്ന് പറയുമ്പോൾ ധനവും മറ്റും, അതിനു വേണ്ടിയിട്ടുള്ള പ്രവൃത്തികളാണ് ഇവിടെ ചെയ്യുന്നത്. ലൗകികവും വൈദികവുമായിട്ടുള്ള കർമ്മങ്ങൾ, സർവകർമ്മങ്ങളും. സർവം എന്ന് പറയുമ്പോൾ പിന്നെ ഏതെങ്കിലും ഒരു കർമ്മത്തെ വിടരുത്, വൈദികമോന്നോ ലൗകികമോന്നോ എന്നുള്ള ഭേദമൊന്നും വയ്ക്കരുത്. സർവകർമ്മങ്ങളെയും ആരംഭാൻ പരിത്യക്തും ശീലം അസ്യ, അതിനെ പരിത്യജിക്കുക അവന്റെ ശീലമാണ്. ശീലം എന്ന് പറഞ്ഞാൽ എന്താണോ, അതവന്റെ സ്വഭാവം തന്നെ ആയിത്തീർന്നു. എന്നുവെച്ചാൽ അവിടെ ത്യാഗം എന്ന് പറയുന്നത് അവന്റെ ഒരു പ്രവൃത്തിയല്ല, അതവന്റെ ഒരു കർമ്മമല്ല ത്യാഗം, അതാണ് ശീലം എന്ന് പറയുന്നത്. രണ്ടു തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മളിപ്പോൾ ത്യജിക്കുന്നു, ത്യാഗം എന്ന് പറയുന്നത് എന്തായി നമ്മളെ സംബന്ധിച്ചിടത്തോളം, അത് നമ്മുടെ ഒരു തൊഴിലായി. എന്താ ജോലി? സ്വാമിയാണ്. സ്വാമി എന്ന് വെച്ചാൽ ത്യാഗിയാണ്. ഇപ്പൊ സ്വീകരിച്ചിരിക്കുന്ന ജോലി അതാണ്. മുമ്പ് കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയിരുന്നു, ഇപ്പോൾ ത്യാഗി. വേറൊരു ഒരു തൊഴിൽ വിട്ടിപ്പം വേറൊരു തൊഴിലായി. അപ്പോൾ അവന്റെ മനസ്സിലൊരു ഭാവം ഉണ്ടെന്നാണ്, ഞാൻ ത്യജിച്ചിരിക്കുകയാണ്, എന്റെ ഉദ്യോഗം ത്യജിച്ചു, എന്റെ ബന്ധുക്കളെ ത്യജിച്ചു, സമ്പത്തിനെ ത്യജിച്ചു, പലതും ത്യജിച്ചു. അപ്പൊ ത്യാഗം എന്ന് പറയുന്നത് എന്തായി? ഇപ്പൊ തന്റെ ഒരു പ്രൊഫഷനായി, പ്രതിഫലമില്ലാത്ത തൊഴിൽ. ഇവിടെ ഗുണാതീതനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇത് സ്വഭാവമാണ്. എന്നുവെച്ചാൽ ത്യാഗം അയാളെ സംബന്ധിച്ചിടത്തോളം സഹജമായി തീർന്നു. സഹജമായി തീർന്നപ്പോൾ സന്യാസം എന്ന് പറയുന്ന ഒന്നും അയാൾ പ്രത്യേകിച്ച് സ്വീകരിച്ച ഒന്നല്ല. സന്യാസത്തെ സ്വീകരിക്കേണ്ടി വരുന്നപ്പോ, കാരണം ത്യാഗം ദുഷ്കരമെന്ന് തോന്നും, ബന്ധനങ്ങൾ വളരെ ദൃഢമെന്ന് തോന്നുമ്പോൾ ഒരാൾ ബാഹ്യമായി സന്യാസത്തെ സ്വീകരിക്കുന്നു. അത് നിരർത്ഥകമായ ഒരു കാര്യമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, അത് സാർത്ഥകമാണ് സന്യാസ സ്വീകാരം എന്ന് പറയുന്നത്. കാരണം ആ ഒരു തുടക്കത്തിൽ നിന്ന് മാത്രമേ ആന്തരികമായ ത്യാഗം സാധ്യമായി വരൂ. അപ്പോൾ അവൻ ബാഹ്യമായി ത്യജിക്കുന്നു, പണത്തെ ത്യജിച്ചു, ഉദ്യോഗത്തെ ത്യജിച്ചു, ബന്ധുക്കളെ ത്യജിച്ചു, സർവം ത്യജിച്ചു. എന്തൊക്കെയാണോ തന്നെ ബന്ധിക്കുന്നതെന്ന് തോന്നുന്നു അത് മുഴുവൻ ത്യജിച്ചു. അപ്പോൾ അത് ഒരു സ്വീകരണത്തിലൂടെയുള്ള ഒരു ത്യാഗമാണ്. അത് ത്യാഗത്തിന്റെ ആദ്യപടി. അതവൻ എന്ത് ചെയ്യുന്നു? ത്യാഗത്തിന്റെ മാർഗത്തിലൂടെ മുമ്പോട്ട് നയിക്കുന്നു. അതൊക്കെ അവൻ സത്യസന്ധമായി ആത്മാർത്ഥമായി നിർവഹിക്കുമ്പോൾ അതവനെ പരമമായ ത്യാഗത്തിലെത്തിക്കുന്നു. അപ്പോൾ ത്യാഗത്തിന്റെ ആദ്യത്തെ പടിയാണ് സ്വീകാരം എന്ന് പറയുന്നത്. ത്യാഗം എന്ന് പറയുന്ന ഒരു മാർഗത്തെ സ്വീകരിച്ചുകൊണ്ട്, സന്യാസത്തെ ഒരു പ്രൊഫഷനാക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, ഒരുപാട് ത്യാഗങ്ങളെ അവൻ അനുഷ്ഠിക്കുന്നു. പല ത്യാഗങ്ങളെയും നിർവഹിക്കാൻ വേണ്ടി ത്യാഗം എന്ന് പറയുന്ന ഒരു മാർഗത്തെ അവൻ സ്വീകരിച്ചിരിക്കുകയാണ്. അത് ശാസ്ത്രങ്ങളിൽ വിധിച്ചിരിക്കുന്നതാണ്. അങ്ങനെ ഒരു ത്യാഗത്തെ സ്വീകരിക്കാൻ സ്വീകരിക്കുന്ന ത്യാഗമുണ്ട്. പക്ഷെ അത് ഇന്നതാണെന്ന് മനസ്സിലാക്കി സ്വീകരിക്കും. അത് മുമ്പോട്ട് ചെല്ലുമ്പോഴോ അതവന്റെ ശീലമായി തീരണം. അതാണ് ഗുണാതീതനെ ഭാവന ചെയ്യാൻ ഇവിടെ പറയുന്നത്. ആ ത്യാഗം അവൻ പരമാർത്ഥമായി സ്വീകരിക്കുന്നു. ഇപ്പൊ അങ്ങനെയല്ല, അവൻ ത്യാഗത്തെ കൽപ്പിക്കുകയാണ്. ത്യാഗത്തിനും അവന് കടുത്തടുത്ത ബുദ്ധിയുണ്ട്, ഞാൻ ത്യജിച്ചു എന്നുള്ള ബോധമുണ്ട് അവൻ. ഇത് അനാവശ്യമാണോ? അല്ല, ഇത് ആവശ്യമാണ്. താൻ ത്യജിച്ചു എന്നുള്ള ബോധത്തോടുകൂടി ത്യജിച്ചാലേ അവന് ഈ ബന്ധനത്തിന്റെ ആദ്യത്തെ നിലയിൽ നിന്ന് മോചിക്കാൻ പറ്റും. അതാവശ്യമാണ്, അതാവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവൻ ആദ്യം ഇതെല്ലാം ത്യജിക്കുന്നത്. പക്ഷെ മുമ്പോട്ട് ചെല്ലുമ്പോഴും അത് അവന്റെ ശീലമായി തീരണം. അങ്ങനെ ശീലമായി തീരുന്നതിനാണ് ഇവിടെ പറയുന്നത് സർവാരംഭ പരിത്യാഗി എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ സർവകർമ്മങ്ങളെയും പരിത്യജിച്ചു കഴിഞ്ഞാൽ അവിടെ ചോദ്യം വരും, അവൻ ഭക്ഷണവും കഴിക്കത്തില്ലേ, ആഹാരവും കഴിക്കാൻ പറ്റത്തില്ലേ, കഴിക്കത്തില്ലേ എന്നല്ല കഴിക്കാൻ പറ്റത്തില്ലേ എന്ന് ചോദിക്കും. അതും ഉപേക്ഷിക്കേണ്ടി വരുമോ? അങ്ങനെ ഒരു സന്യാസമുണ്ട്. അപ്പൊ അവിടെ ഒരു ചെറിയ ഇളവ് തരുന്നുണ്ട്. ദേഹധാരണ മാത്ര നിമിത്ത വ്യതിരേകേണ, ബാക്കിയൊക്കെ ഭക്ഷണമൊന്നും ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. ദേഹധാരണ മാത്രം, ദേഹത്തെ നിലനിർത്തുന്നതിന് നിമിത്തമായിട്ടുള്ളത് ഒഴികെയുള്ളതൊക്കെ തിരിക്കുന്നു. ദേഹധാരണത്തിന് വേണ്ടിയുള്ളത് നിലനിൽക്കുന്നു എന്നൊരർത്ഥം പറഞ്ഞാൽ മതി എന്നാണ് ഇവിടെ ഭാഷ്യകാരന്റെ നിലപാട്. സർവകർമ്മ പരിത്യാഗി എന്ന് പറയുന്ന ഇവിടെ ഒരു സാധകനെ കുറിച്ച് പറയുന്നതാണ്. കാരണം ഗുണാതീതനെ കുറിച്ച് വർണ്ണിക്കുന്ന മുഴുവൻ സാധനയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഗുണാതീതത്വത്തെ ഒരു സാധകൻ എങ്ങനെ പ്രായോഗികമായി നിർവഹിക്കും, അതിനുവേണ്ടി പറയുകയാണ്. നിങ്ങൾ ഉപേക്ഷിക്കണം, മാതാപിതാക്കൾ ഉപേക്ഷിക്കണം, ഭാര്യ ഭർത്താക്കന്മാർ ഉപേക്ഷിക്കണം, കുട്ടികളെ ഉപേക്ഷിക്കണം, ഗ്രഹം ഉപേക്ഷിക്കണം, സ്വത്ത് ഉപേക്ഷിക്കണം, ഇതെല്ലാം ഉപേക്ഷിക്കണം. അത് തന്നെയാണ് സന്യാസം എന്ന് പറയുന്നത്. അങ്ങനെ ഉപേക്ഷിച്ചിട്ട് ഏതുവരെ ഉപേക്ഷിക്കും? ബാഹ്യമായി ദേഹധാരണത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നിലനിർത്തുക. എന്നിട്ട് ഈ ശരീരം സാധനയ്ക്ക് ആവശ്യമായി നിലനിർത്തുന്നു. ശരീരത്തെ നിലനിർത്തുന്നതിന് വേണ്ടി, സാധനയ്ക്ക് വേണ്ടി, അതിനുവേണ്ടി നിലനിർത്തണം. അത് നിലനിർത്തുന്നതിനാവശ്യമുള്ള അന്നവസ്ത്രാദികൾ എത്രമാത്രം ആവശ്യമായി വരുന്നു, അത് കാലദേശോചിതമായി അതിനെ നിലനിർത്തിക്കൊണ്ട് ബാക്കിയെല്ലാം ഉപേക്ഷിക്കുക, അതാണ് സന്യാസം എന്ന് പറയും. സർവകർമ്മ പരിത്യാഗി ഇത്യർത്ഥ. അത് ഓരോ സന്യാസത്തിന്റെ ഓരോ നിലയ്ക്കനുസരിച്ച്, ഓരോ അവസ്ഥയ്ക്കനുസരിച്ച്. സന്യാസത്തിൽ തന്നെ പല പല അവസ്ഥകളുണ്ട്. ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ സന്യാസഭാവത്തിലിരിക്കുന്നു, അത് സന്യാസത്തിന്റെ ഒരവസ്ഥയാണ്. അവിടെ ഒന്നും ത്യജിക്കുന്നില്ല, ഇവിടെ പറയുന്ന അതല്ല, അത്തരം ഒരു ഇതിനെക്കുറിച്ചല്ല. ബാഹ്യമായ ത്യാഗത്തെ തന്നെ, അത്യാവശ്യം ശരീരത്തിനെ നിലനിർത്തുന്നതിനുള്ള കാര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അത് എത്രമാത്രം ഏതുവരെ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് കാലദേശങ്ങൾക്കനുസരിച്ചാണ് തീരുമാനിക്കേണ്ടത്. ബാക്കിയുള്ള സർവകർമ്മങ്ങളെയും പരിത്യജിക്കുന്നു. അങ്ങനെ പരിത്യജിച്ച് അവനെന്ത് ചെയ്യുന്നു? ആത്മമോക്ഷത്തിന് വേണ്ടി ഗുണാതീതനായിരിക്കുന്നു. അവൻ ഗുണാതീതനാണ് എന്നർത്ഥം. അതും നമ്മൾ വിശദീകരിച്ച് മനസ്സിലാക്കേണ്ട ഭാഗമാണ്, പിന്നീട് ചർച്ച ചെയ്യും. മാനാപമാനയോസ്തുല്യ തുല്യോ മിത്രാരിപക്ഷയോ സർവാരംഭപരിത്യാഗി ഗുണാതീതസൗച്യത്തെ മാം ചയോ വ്യഭിചാരേണ ഭക്തിയോഗേന സേവതെ സഗുണാൻ സമതീതീതാൻ ബ്രഹ്മഭൂയായ കൽപ്പതെ ബ്രഹ്മണോ ഹി പ്രതിഷ്ഠാഹം അമൃതസ്യവ്യയസ്യ ച ശാശ്വതസ്യ ച ധർമ്മസ്യ സുഖസ്യൈകാന്തികസ്യ ച. Thank you.